എട്ടാം അധ്യായം ഇരുപത്തെട്ടാം ശ്ലോകം. ഈ അധ്യായം ഏഴ് ചോദ്യങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആ ഏഴ് ചോദ്യങ്ങൾക്കും സമാധാനം ഇവിടെ പറഞ്ഞു. അത് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്തത് ഉപാസകന്റെ ഗതിയെക്കുറിച്ചാണ്. അതിന് ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഉത്തരായണ മാർഗം ഉപാസകനും ദക്ഷിണായന മാർഗം കർമ്മിക്കും. ഉപാസന കൂടാതെ കേവലം കർമ്മം ചെയ്യുന്നു. ഉത്തരായണ മാർഗത്തിലൂടെ മരണശേഷം ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്ന യോഗി ക്രമമുക്തി. ദക്ഷിണായന മാർഗത്തിലൂടെ ചന്ദ്രലോകം തുടങ്ങിയ ലോകങ്ങൾ, പിതൃലോകം തുടങ്ങിയ അവരുടെ കർമ്മത്തിനനുസരിച്ച് പ്രാപിക്കുന്ന അവർക്ക്, കർമ്മികൾക്ക് പുനർജന്മം, അതായത് സംസാരം, ആ ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത അധ്യായത്തെ ഉപസംഹരിക്കുന്നു. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവാഹ ദഹനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തസർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനം ഉപൈതി ചാദ്യം ശൃണുയോഗസ്യ മഹാത്മ്യം. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, യോഗത്തിന്റെ മഹാത്മ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. വേദേഷു സമീകതീതേഷു യജ്ഞേഷു ച സദ്ഗുണ്യേന അനുതിഷ്ഠിതേഷു തപസ്സു ച സുതപ്തേഷു ദാനേഷു ച സമീദ്ദത്തേഷു യദേതേഷു പുണ്യഫലം പുണ്യസ്യ ഫലം പുണ്യഫലം പ്രതിഷ്ഠം ശാസ്ത്രേണ. സത്കർമ്മങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുകയാണ് പ്രധാനമായിട്ടൊന്ന്. സമീക അധീതേഷു വേദേഷു, വേദത്തിന്റെ അധ്യയനം കൊണ്ട് ലഭിക്കുന്ന പുണ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് യോഗി പ്രാപിക്കുന്ന സ്ഥാനം. സമ്യക് അധീതേഷു പറയുന്നു, വേദത്തെ വിധിപ്രകാരം അധ്യയനം ചെയ്യുക, ഗുരുമുഖത്തു നിന്നും വിധിപ്രകാരം വേദാധ്യയനം ചെയ്യുന്നത് പുണ്യഫലമാണ്. കേവല അധ്യയനം തന്നെ, വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം കൂടാതെ കേവലമായ അധ്യയനം കൊണ്ട് ഗുരുച്ചാരണ അനുച്ചാരണപൂർവകമായി വേദ ശബ്ദരാശിയെ ഗ്രഹിക്കുന്നതിനാണ് അധ്യയനം എന്ന് പറയുന്നത്. അങ്ങനെ വേദത്തെ അധ്യയനം ചെയ്യുന്നതിന് പുണ്യമാണ്. യജ്ഞേഷിച്ച സദ്ഗുണ്യേന അനുതിഷ്ഠിതേഷു യജ്ഞാനുഷ്ഠാനം, ഇവിടെ പറയുന്നു സദ്ഗുണ്യേന, വൈഗുണ്യം സംഭവിക്കാതെ യജ്ഞങ്ങളെ സാംഗം അനുഷ്ഠിക്കുക. കൽപ്പശാസ്ത്രങ്ങളിലും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അതിൻ്റെ അംഗങ്ങൾക്കൊന്നും ന്യൂനത വരാതെ പൂർണ്ണമായി അനുഷ്ഠിക്കുക. അതിന് സദ്ഗുണ്യേന അനുതിഷ്ഠിതേഷു, അതും പുണ്യഫലത്തെ ചെയ്യുന്നു. പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ അനുഷ്ഠാനത്തിൽ ന്യൂനതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തെ ഉണ്ടാക്കും, അത് വരാൻ പാടില്ല. അത് വേദം നിർദ്ദേശിച്ച രീതിയിൽ തന്നെ അനുഷ്ഠിക്കണം, അത് പുണ്യത്തെ കൊടുക്കുന്നു. തപസ്സുകൾ കൃഷ്ണൻ ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറയും. അത്തരം തപസ്സുകളുടെ അനുഷ്ഠാനം സുതപ്തേഷു, അതും നല്ലവണ്ണം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതും പുണ്യത്തെ കൊടുക്കുന്നു. ദാനേഷിച്ച ദാനകർമ്മങ്ങൾ, സത്പാത്രത്തിൽ ദാനം ചെയ്യുക. സംയുക്തേഷു, അവിടെയും പറയുന്നു പാത്രത്തെ അധികാരിയെ അറിഞ്ഞ് ദാനം ചെയ്യുന്നിടത്ത് അതുകൊണ്ട് യഥേതേഷു പുണ്യഫലം പുണ്യസ്യ ഫലം പുണ്യഫലം പ്രതിഷ്ഠം ശാസ്ത്രേണ. ഇതിനെല്ലാം എന്ത് പുണ്യഫലങ്ങളാണ് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത്, പ്രതിഷ്ഠം ഉപദേശിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്? അത്യേതി അതീത്യഗച്ഛതി സർവം ഫലജാ. ഇവിടെ പറഞ്ഞ യോഗ മാർഗത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. കേവല യോഗം മാത്രമല്ല, യോഗം ഭക്തി എല്ലാത്തിൻ്റെയും അതിൻ്റെ ഫലം എന്താണ്? അതിനെല്ലാം അതിക്രമിക്കുന്നു. അതീത്യഗച്ഛതി യോഗിയുടെ ഫലം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. തസർവം ഫലജാതം, ആ ഫലത്തെയെല്ലാം അതിക്രമിക്കുന്നു. ഇതം വിദിത്വ സപ്ത പ്രശ്ന നിർണയദ്വാരേണ ഉക്തം അർത്ഥം സമ്യക് അവധാര്യ അനുഷ്ഠായ യോഗി പരം പ്രകൃഷ്ടം ഐശ്വര്യം സ്ഥാനോപേതേ ച പ്രതിപദ്യതേ ആദ്യം ആദുഭവം കാരണം ബ്രഹ്മ. ഇതം വിദിത്വ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പറയുന്നു? സപ്ത പ്രശ്ന നിർണയദ്വാരേണ, അർജുനന്റെ ഏഴ് ചോദ്യങ്ങൾ, അതിന് സമാധാനമായിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എന്താണെന്ന് വ്യക്തമായി ധരിച്ച് ഉക്തം അർത്ഥ സമ്യക് അവധാര്യ അനുഷ്ഠായ, ഇതെന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞ രീതിയിൽ അനുഷ്ഠിച്ചിട്ട് ഇവിടെ നിർദ്ദേശിച്ചതായ ഭക്തി യോഗ മാർഗങ്ങളെ ശരിയായി അനുഷ്ഠിച്ചിട്ട് യോഗി പരമം പ്രകൃഷ്ടം ഐശ്വര്യം സ്ഥാനം, യോഗി പരം സ്ഥാനം ഉപയീതി ചാദ്യം, പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണത്? ഐശ്വര്യം സ്ഥാനം, ഈശ്വരീയമായ സ്ഥാനത്തെ ഉപയീതി പ്രാപിക്കുന്നു. എന്താണ് ആ സ്ഥാനം? ആദ്യം ആദോഭവം കാരണം ബ്രഹ്മ, പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ആദ്യം സ്ഥാനം പരം സ്ഥാനം, ആദ്യമായ സ്ഥാനം എന്നിരുന്നു പരബ്രഹ്മം, ഐശ്വര്യ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ അധ്യായത്തിന്റെ ഫലത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ ഏഴ് സമാധാനങ്ങൾ ഇത് തന്നെ ചിന്തിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരുവന് പരമപദത്തെ പ്രാപിക്കാം എന്ന് പറഞ്ഞ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. യോഗി യോഗി വേദേഷു വേദാധ്യയനത്തിലൂടെ യജ്ഞേഷു യജ്ഞാനുഷ്ഠാനത്തിൻ്റെ തപസ് തപോനുഷ്ഠാനത്തിൻ്റെ ദാനേഷു ദാനത്തിൻ്റെ എല്ലാം യത് പുണ്യഫലം പ്രതിഷ്ഠം എന്തെന്ത് പുണ്യഫലങ്ങൾ ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നുവോ ഇതം വിദിത്വ ഇവിടെ നിർദ്ദേശിച്ചതായ സപ്തപ്രശ്നത്തിലൂടെ സമാധാനത്തിലൂടെ നിർണയിച്ചതായ ഇതം വിദിത്വ ഇതിനെ അറിഞ്ഞിട്ട് അത്യേതി ആ പുണ്യഫലത്തെ തന്നെ അതിക്രമിക്കുന്നു. ആദ്യം പരമസ്ഥാനം ഉപേദിച്ച ആദ്യമായിരിക്കുന്ന പരമമായിരിക്കുന്ന സ്ഥാനത്തെ പരബ്രഹ്മസ്ഥാനത്തെ ഉപേദിച്ച പ്രാപിക്കുകയും ചെയ്യുന്നു, മോക്ഷപദത്തെ പ്രാപിക്കുന്നു. മോക്ഷപദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മുഖ്യമായിട്ടും ബ്രഹ്മപദത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തത്പദത്തെ തത്പദ നിരൂപണത്തിനാണ് ഈ അധ്യായത്തിൽ പ്രാധാന്യം കൊടുത്തത്. അതിനെ പ്രാപിക്കുന്നതിനുള്ള ക്രമം, മുക്തിക്കുള്ള സാധനത്തെ ഇവിടെ നിർദ്ദേശിച്ചു. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവാഹം ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തസർവം ഇതം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ചാദ്യം. അടുത്ത് ഒമ്പതാം അധ്യായമാണ്. ഭഗവാൻ ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത് ഇതിനോട് തുടർന്നു വരുന്ന വിഷയം തന്നെയാണ് അവിടെയും ഭക്തിക്കും തത്വജ്ഞാനത്തിനും ഇതുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈശ്വരന്റെ മഹത്വത്തെ, പ്രത്യേകിച്ചും അവതാരത്തിൻ്റെ പ്രത്യേകതയെ, മറ്റ് ജീവന്മാരിൽ നിന്നും ഉള്ള അതിൻ്റെ വിലക്ഷണതയെ അടുത്ത അധ്യായത്തിൽ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ഭഗവാൻ വാച്ച് ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യന സുയവേ ജ്ഞാനം വിജ്ഞാനസഹിതം ശുഭാഗ്. ഇവിടെ വരുന്ന ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ ഇതിന്റെ ആമുഖമായിട്ട് ഈ അദ്ധ്യായത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ അർജുനന് താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അഷ്ടമേ നാഡീദ്വാരേണ ധാരണായോഗ സഗ്നോക്ത. അഷ്ടമാധ്യായത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നതാണ് നാഡീദ്വാരേണയുള്ള ജീവന്റെ ഊർധ്വഗതി. ധാരണായോഗ എന്നിവിടെ ഭാഷ്യകാരൻ പറയും. മുഖ്യമായി അവിടെ ധാരണയെ അവലംബിച്ചുകൊണ്ടാണ്, ദീർഘകാലത്തെ ധാരണയെ അവലംബിച്ചുകൊണ്ടാണ് യോഗി അതിനുള്ള സിദ്ധി കൈവരുന്നത്. നാഡീപ്രയാണത്തിനുള്ള സിദ്ധി അതവിടെ വിശദമായി ചർച്ച ചെയ്തു. അത് നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള തത്വചിന്തയല്ല, മറിച്ച് സഗുണമുക്ത സഗുണേശ്വരനെ കുറിച്ചുള്ള ധാരണയാണ്. തസ്യ ഫലം അഗ്നി അർച്ചരാദി ക്രമേണ കാലാന്തരെ ബ്രഹ്മപ്രാപ്തി ലക്ഷണമേവ അനാവൃത്തി രൂപം നിർദ്ദിഷ്ട. അതിന്റെ ഫലം എന്താണ്? അർച്ചരാദി അഗ്നി അർച്ചി അഗ്നിജ്യോതിര എന്ന് പറഞ്ഞ രീതിയിൽ ആ മാർഗത്തിലൂടെ കാലാന്തര ബ്രഹ്മപ്രാപ്ത ലക്ഷ്യം, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. മുക്തിയുടെ രണ്ട് ഭാവം, ഒന്ന് സദ്യോന്മുക്തി, മറ്റൊന്ന് ക്രമമുക്തി. മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്ത് ക്രമമുക്തിയാണ്. കാലാന്തരം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലല്ല, മരണശേഷം ബ്രഹ്മപ്രാപ്തി ലക്ഷണം, അതാണ് അതിൻ്റെ പ്രത്യേകത. മരണശേഷം ഈശ്വരപ്രാപ്തി. അനാവൃത്തി രൂപം നിർദ്ദിഷ്ടം, അത് അനാവൃത്തിയാണ്, മടങ്ങി വരുന്നില്ല. തത്ര അനേനൈവ പ്രകാരേണ മോക്ഷപ്രാപ്തി ഫലം അധികം ഇതേന അന്യഥ. അത് കേട്ട് കഴിയുമ്പോൾ പലരുടെയും മനസ്സ് സംശയം ഉണ്ടാകും, മോക്ഷത്തിന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് സംശയം ഉണ്ടാകും. പ്രാണനെ സ്വാധീനിച്ച് ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെ ജീവൻ ഊർധ്വഗമനം സംഭവിക്കുന്ന ഈ ഒരേ ഒരു മാർഗം, ഈ മാർഗത്തിലൂടെ മാത്രമേ മോക്ഷം പ്രാപിക്കുമെന്ന് സംശയം വരാം. അല്ലെങ്കിൽ എല്ലാ പേരും മരണസമയത്ത് ജീവൻ ഇങ്ങനെ മൂർധാവിലൂടെ പോകുന്നതായി, അല്ലെങ്കിൽ അതിനുവേണ്ടി അഭ്യസിക്കേണ്ടി വരുന്നു, അതാണ് എല്ലാ ജീവന്മാരുടെയും ഗതി എന്ന് സംശയം വരാം. അനേനൈവ പ്രകാരം ഈ ഒരിട്ട വഴിയേ ഉള്ളൂ മോക്ഷത്തിന് എന്ന് സംശയിക്കാം. തദാശങ്കാവ്യാവൃത്തി വൃത്സയ, ആ ആശങ്കയെ വ്യാവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭഗവാൻ പറയുന്നു. അങ്ങനെ ഒരു മാർഗമേ ഉള്ളൂ. അല്ലെങ്കിൽ മരണസമയത്ത് ഒരാൾ ധാരണ കൊണ്ട് ജീവനെ അങ്ങനെ കൂടുതൽ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് കരുതുന്നത് ശരിയല്ല. മോക്ഷത്തിന് മറ്റുപായങ്ങളുമുണ്ട്, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇതം ബ്രഹ്മജ്ഞാനം ഭക്ഷ്യമാണം ഉക്തം ച പൂർവേഷു അധ്യായേഷു തദ്ബുദ്ധു സന്നിധീകൃത്യ ഇതം ഇത്യാഹ. ഇതം തു തേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരംഭിക്കുന്ന ഇതം എന്നാണ് ബ്രഹ്മജ്ഞാനം. അതൊന്നും മുൻ അദ്ദേഹങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്നുമില്ല. പൂർവേഷു അധ്യായേഷു ഉക്തം ഭക്ഷ്യമാണം ച, ഈ അധ്യായത്തിനും തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തദ്ബുദ്ധു സന്നിധീകൃത്യ ഇതം, അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് താൻ പറയാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി മനസ്സിൽ കാണുമ്പോഴാണ് ഇതം ശബ്ദം ഉപയോഗിക്കുന്നത്. അതിനാണ് ഇത് എന്ന് പറയുന്നത്. വെച്ചാൽ അത് അടുത്തായി കഴിഞ്ഞു താനത് ഉടൻ പറയാൻ പോവുകയാണ് എന്നാണ്. ഇതം തു അടുത്തൊരു തു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതാണ് വിശേഷ നിർദ്ധാരണാർത്ഥം. ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക കാര്യത്തെ എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് തു ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇതമേവ സമ്യജ്ഞാനം സാക്ഷാത് മോക്ഷപ്രാപ്തി സാധനം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാക്ഷാത് മോക്ഷത്തിന് സദ്യോമുക്തിക്ക് സാധനമായിരിക്കുന്നത് സമ്യജ്ഞാനം മാത്രമാണ്, ഉപാസനയല്ല. നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഉപാസനയോ അല്ലെങ്കിൽ ജ്ഞാനം കൂടാതെയുള്ള ഗൗണമായ ഭക്തിയോ അല്ല. എന്താണ് ജ്ഞാനം? സമ്യജ്ഞാനം പറയുന്നു വാസുദേവ സർവമിതി. ഇവിടെ തന്നെ ഏഴാം അധ്യായത്തിൽ പറഞ്ഞു വാസുദേവ സർവം എന്നുള്ള ജ്ഞാനം. ഉപനിഷത്തിൽ പറയുന്നു ആത്മീയവേദം സർവം സർവവും ആ പരമാത്മാവ് തന്നെ ഏകമേവ അദ്വിതീയം. ഛാന്ദോഗ്യത്തിൽ പറയുന്നു ആ പരമാത്മാവ് ഏകമാണ് അദ്വിതീയമാണ് എന്ന് പറയുന്നു. ഇത്യാദി ശ്രുതി സ്മൃതിഭ്യ ഇവിടെ ആദ്യം രണ്ട് ആദ്യം പറഞ്ഞ വാസുദേവ സർവം എന്ന് പറയുന്ന സ്മൃതിയിലും ആത്മീയവേദ സർവം ഏകമേവാദ്വിതീയം തുടങ്ങിയ ശ്രുതികളിലും പറയുന്ന ഈ സമ്യജ്ഞാനമാണ് സാക്ഷാത് മോക്ഷത്തിന് സദ്യോമുക്തിക്ക് കാരണമായിരിക്കുന്നത്. അന്യ മുമ്പ് പറഞ്ഞതായ ഉപാസനയല്ല. അധ ഈ അന്യഥ അതോ വിധു അന്യരാജാനഹ തേ ക്ഷയ്യലോകാഭവന്തി. ആരാണോ അതോ അന്യഥാവിധു ഈ പറഞ്ഞ സമയജ്ഞാനത്തിന് നിന്ന് വേറിട്ട് അന്യരാജാനഹ മറ്റ് പരബ്രഹ്മത്തെ അല്ലാതെ ഉപാസിക്കുന്നവർ സമ്യജ്ഞാനം കൂടാതെയുള്ള ഉപാസന മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തേക്ഷയ ലോകാഭവന്തി അവരുടെ ഫലം തുച്ഛമാണ്, നശിക്കുന്നതാണ്. ബ്രഹ്മലോകം വരെ പ്രാപിച്ചാലും ശരി അവരുടെ ഫലം തുച്ഛമാണ്. സമ്യജ്ഞാനമാണ് പൂർണ്ണമായ ഫലത്തെ ശീഘ്രം നൽകുന്നത്. ഇത്യാദി ശ്രുതിഭ്യസ്ത അതുകൊണ്ട് തേ തുഭ്യം അടുത്ത ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുന്നു നിനക്ക് ഗുഹ്യതമം ഗോപ്യതമം പ്രവക്ഷ്യാമി. ഏറ്റവും രഹസ്യമായ കാര്യത്തെ പറയാം. പല ഭാഗങ്ങളിലും പറയും ഇത് ഗുഹ്യതമമാണ്. സമാധാനം പറയുന്നുണ്ട് ഇത് രഹസ്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഇത് ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. ശ്രവിക്കാൻ തന്നെ താല്പര്യം ഉണ്ടാകത്തില്ല, ശ്രവിക്കാൻ താല്പര്യം ഉണ്ടായാലും ഗ്രഹിക്കാൻ പ്രയാസമായി വരും. അതുകൊണ്ട് ഇത് ഗുഹ്യതമമാണ്. അല്ലാതെയും പറയാം എന്തുകൊണ്ടാണ് ഇത് വിഷയം? അതീന്ദ്രിയമാണ്, ജീവന്റെ സ്ഥൂലമായ ബുദ്ധിക്കിത് വിഷയമല്ല, അതുകൊണ്ട് ഇത് ഗുഹ്യതമമാണ്. അല്ലാതെയും പറയാം എന്താണ് ഈ ആത്മതത്വം? അത്യധിക സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മം അത്യധിക സൂക്ഷ്മമായിരിക്കുന്ന ആത്മതത്വത്തെ കുറിച്ചുള്ള ഞാനും സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ ഗുഹ്യതമം എന്ന് പറയുന്നു. ഗോപ്യതമം പ്രവക്ഷ്യാമി പലതവണ കേട്ടുകഴിഞ്ഞാലും അത് ഈ അന്ധകരണ ദോഷം കൊണ്ട് മനോമാലിന്യം കൊണ്ടത് അവ്യക്തമായിരിക്കുന്നു. അവ്യക്തമായിരിക്കും മാത്രമല്ല, അത് വ്യക്തമാകാതിരുന്നാൽ ചിലപ്പോൾ വ്യക്തമായെന്ന് തോന്നും. അങ്ങനെ അതിൽ സംശയ വിപരീയ തുടങ്ങി പല ദോഷങ്ങളുണ്ട്. അതുകൊണ്ടത് ഗോപ്യതമമായിരിക്കുന്നു, അത്യധികം രഹസ്യമായിരിക്കുന്നു. അത് കഥയിഷ്യാമി അനസൂയവേ അസൂയരഹിതായ അനസൂയവേ അസൂയയില്ലാത്തവന്. ഇതും പല ഭാഗത്തും പറയും. നീ അനസൂയ അനുവാണ്, അസൂയയില്ലാത്തവനാണ്, അസൂയാരഹിതനാണ്. അസൂയ എന്ന് പറയുന്നത് എന്താണ്? പല ഗുണങ്ങളിൽ ദോഷത്തെ കാണുക, അതാണ് അസൂയ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഗുണത്തിൽ ദോഷത്തെ കാണുക. അത് ആവർത്തിച്ചെന്തുകൊണ്ട് പറയുന്നു? കാരണം ഉപദേശിക്കുന്നവനിലും ദോഷത്തെ കാണും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഏതൊരു നന്മയിലും അവന്റെ ശ്രദ്ധ കൂടുതൽ പതിയുന്നത് നന്മയിലല്ല, തിന്മയിലാണ്. കാരണം സർവവും ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണം മാത്രമായിട്ടൊരു വസ്തു പ്രപഞ്ചത്തിലില്ല, എല്ലാത്തിനും കാണും ദോഷവും. മനുഷ്യ സ്വാഭാവികമായിട്ടും ദോഷത്തെ പ്രാധാന്യം കൊടുത്ത് കാണും, ഗുണത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണും. ഇത് ഉപദേശിക്കുന്നവന്, ഇവിടെ ഭഗവാനെ തന്നെ. ലൗകിക മനുഷ്യർക്ക് അവരുടെ ലൗകിക ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ പല ദോഷങ്ങളും കാണും. അത് ഭഗവാന് സ്വയം അറിയാം. വച്ചിട്ട് പറയും, ഇങ്ങനെയെല്ലാം ഉള്ള ആളാണോ ഇത് ഉപദേശിക്കുന്നത് എന്ന് പറയും. ഇത്രയും മഹത്തായ കാര്യങ്ങൾ പറയുന്ന ആൾ ഇങ്ങനെയൊക്കെയുള്ള ആളാണോ? പറയും, ജന്മകർമ്മജമേ ദിവ്യം. പക്ഷെ പരമാർത്ഥത്തിൽ ഭഗവാന്റെ ജന്മവും കർമ്മവും എല്ലാം ദിവ്യമാണ്. പക്ഷെ സാധാരണ മനുഷ്യന് അതിനെ ദിവ്യമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജന്മത്തിൽ തന്നെ ദോഷങ്ങൾ കാണും. ജനിച്ച രീതി, കാരാഗ്രഹത്തിൽ ജനിച്ചു, കാലിയമേച്ച് നടന്നു, മോഷണം നടത്തി, രാസലീല നടത്തി, ഇങ്ങനെ ഒരുപാട് ആരോപങ്ങൾ ഭഗവാന്റെ മേൽ ഉന്നയിക്കാം. ഒരുപാട് അത്ഭുതങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരും ആ ദോഷങ്ങളിലാണ്. അല്ലെങ്കിൽ ഭഗവാൻ ചെയ്ത ലീലകളെ വിപരീതമായി ധരിച്ചുകൊണ്ട് അതിൽ ദോഷങ്ങൾ ആരോപിച്ചിട്ട് അതാണ് അസൂയ പറയുന്ന വാക്യത്തിൽ ശ്രദ്ധയില്ലാത്തവരായിത്തീരും. അങ്ങനെ പലരും മഹാഭാരതത്തിൽ തന്നെ ചില മഹർഷിമാരെ തന്നെ ഭഗവാനെ നേരിട്ട് കൊണ്ട് വിമർശിക്കുന്നുണ്ട്. താൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല, മഹാഭാരത യുദ്ധം താൻ ഒരാളാണ് ഉണ്ടാക്കിയത്, ഇത്രയും ഭാരതത്തിൽ വംശനാശം വരുത്തിയ ഹിംസാത്മകമായ ഒരു കർമ്മം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഒറ്റ ഒരുത്തനാണ്. ഇങ്ങനെ പറഞ്ഞൊരാൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതാണ് അസൂയ എന്ന് പറയുന്നു. ഗുണങ്ങളെ തമസ്കരിക്കുക, താൻ ദോഷമെന്ന് കാണുന്നതിന്, താൻ കാണുന്നതിന് ആ ദോഷം ഇവിടെ ഉണ്ടായിട്ടില്ല, താനിങ്ങനെ കാണുന്നു ദോഷമുണ്ടോ, അല്ലെങ്കിൽ അവതാര ലീലകളെ ദോഷമായി കാണുന്നു. ഇതെല്ലാം മഹാത്മാക്കളെ സംബന്ധിച്ചുകൊണ്ട് അപ്പുറത്ത്, അത് മാത്രമല്ല മഹാത്മാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ദോഷാരോപണങ്ങൾ മറ്റുള്ളവരുണ്ടായി. പിന്നെ ആധ്യാത്മിക സാധകന്മാര് ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനെ പോകുന്നവരുടെ ഒരു പ്രധാന ജോലി തന്നെ പരസ്പര ഇത്തരം ദോഷങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഒരു പ്രധാന കാരണം ആധ്യാത്മികമായി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആയതുകൊണ്ട് സമയം ധാരാളം കിട്ടും. കുടുംബകാര്യങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല. അവരുടെ പിന്നെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ ദോഷം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരി, സ്വന്തം ഗുരുവിൽ ചിലപ്പം ദോഷം കണ്ടില്ലെന്ന് വന്നാലും മറ്റുള്ള ഗുരുക്കന്മാരുടെ ദോഷം കാണും. കുറഞ്ഞ പക്ഷം അത്ര എങ്ങനെ ചെയ്യും? ചിലർ സ്വന്തം ഗുരുവിനും ദോഷം കാണും, ചിലരങ്ങനെയല്ല. സ്വന്തം ഗുരുവിൽ ദോഷമൊന്നും കണ്ടില്ലെങ്കിലും ഗുരുവിനോടുള്ള ഭക്തി, ശ്രദ്ധ, വിശ്വാസങ്ങളുണ്ട്. മറ്റുള്ള ഗുരുക്കന്മാരെ ദോഷം കാണും, ആ ഗുരുവിന്റെ താടിക്കുന്നതിലും കൂടുതലാണ്. ഇങ്ങനെ ഓരോരോ ദോഷങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, അസൂയ. അങ്ങനെയുള്ളവരുടെ അടുത്ത് അവസാനം പറയും, നജമ യോഭ്യസൂയതി. അഭ്യസൂയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അസൂയ, നിന്ദ. അങ്ങനെ അസൂയ കൊണ്ട് നിന്ദിക്കും. അങ്ങനെയുള്ളവന്റെ അടുത്ത് ഒരിക്കലും ആത്മവിദ്യ പറയാൻ പാടില്ല. ഛിദ്രാന്വേഷികളെന്ന് പറയും, ഛിദ്രാന്വേഷണം. ഇത് ഈ ആധ്യാത്മിക സാധകന്മാർക്ക് പ്രത്യേകമായി കിട്ടിയിട്ടുള്ള ഒരു വരദാനമാണ്. മറ്റ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അത്രയും കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ ദോഷങ്ങൾ, കൂടെ കഴിയുന്നവരുടെ ദോഷങ്ങൾ, തന്റെ ദോഷം കാണത്തില്ല, മറ്റുള്ളവരെല്ലാം ദോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കും. അർജുനൻ അങ്ങനെയല്ല എന്ന് ഭഗവാൻ സ്വയം പറയുകയാണ്. അസൂയാരഹിതായ നീ അസൂയാരഹിതനാണ്, നീ അങ്ങനെ ചിന്തിക്കുന്നില്ല. തൽക്കാലം ഇത് കേൾക്കുന്ന സമയത്തെങ്കിൽ നമ്മളങ്ങനെയല്ല, കേൾക്കുന്ന സമയത്തും ചിന്തിക്കും. കാരണം ഈ പറയുന്നവനെ പിടിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് ചിന്തിക്കും. അയാൾ പറയുന്നത് വല്ല വ്യാകരണ പിശകുകളുണ്ടോ, ആശയക്കുഴപ്പങ്ങളുണ്ടോ, പറയുന്നതിൽ എന്ത് നല്ലത് പറഞ്ഞു എന്നുള്ളതല്ല, എന്തൊക്കെ ദോഷങ്ങൾ അതിനകത്തുണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കും. പലരും സത്സംഗം ചെറുക്കാൻ പോകുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. എന്താണ് ഒന്ന് അളക്കാൻ ഇയാളുടെ കയ്യിൽ എത്രമാത്രം ഉണ്ട് സാധനം. ഇങ്ങനെ അങ്ങനെ കേൾക്കുന്നവരുമുണ്ട്, വിമർശിക്കാൻ വേണ്ടി കേൾക്കുന്നവരുണ്ട്, കുറ്റം പറയാൻ വേണ്ടി കേൾക്കുന്നവരുണ്ട്, അങ്ങനെയും വരും. അങ്ങനെയാകാം, അതുകൊണ്ട് ദോഷമില്ല. പക്ഷേ അതിൻ്റെ ഫലം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? അനസൂയവേ, നീ അനസൂയനാണ്, അതുകൊണ്ട് നിനക്കെന്താണ്? കിം തത് ജ്ഞാനം, ആ ജ്ഞാനത്തെ ഞാൻ ഉപദേശിക്കാം. കിൻ വിശിഷ്ടം വിജ്ഞാനസഹിതം അനുഭവയുക്തമായ ജ്ഞാനം. ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത് കേവലമായ ജ്ഞാനമല്ല, വിജ്ഞാനസഹിതമാണ്, അനുഭവയുക്തമായ ജ്ഞാനമാണ്. പക്ഷെ അനുഭവയുക്തമായ ഞാൻ ഉപദേശിച്ചിട്ടും നമുക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നവരും കാണാം. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഇവിടെ അർജുനെ പോലെ അസൂയാരഹിതന്മാരല്ല. അർജുനൻ പിന്നീട് പറയും, എനിക്ക് പലപ്പോഴും അങ്ങയുടെ അസൂയ തോന്നിയിട്ടുണ്ട്, എന്നാലും ഇപ്പൊ തോന്നുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് തോന്നുന്നില്ല. അതുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത് പലതും മനസ്സിലാകാതെ പോകുന്നത്. പറയുന്നു, ഞാൻ ഉപദേശിക്കുന്ന അനുഭവയുക്തമായിട്ടാണ്. അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, പശ്യമേ യോഗമൈശ്വര്യം. അർജുനോട് പറയുന്നു, ഇത് പറയുമ്പോൾ നീ എൻ്റെ ഐശ്വര്യമായ ഭാവത്തെ നീ ഗ്രഹിക്കുന്നുണ്ടോ, അതോ കേവലം യാദവനെന്നുള്ള ആ ഭാവത്തെയാണോ ഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ? കാരണം പിന്നീട് പറയും, ഞാനിതൊക്കെ പറഞ്ഞത് വെറുതെ നിന്നങ്ങ് പറഞ്ഞതല്ല, ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞതല്ല, ഞാൻ യോഗാവിഷ്ടനായി പറഞ്ഞാണ്, അനുഭവയുക്തനായി പറഞ്ഞാണ്. അതുതന്നെ ഇവിടെയും പറയുന്നു, ഞാൻ അനുഭവയുക്തമായി പറയുന്നു. യജ്ഞാനം ജ്ഞാത്വ പ്രാപ്യ മോക്ഷസ്യ ശുഭ സംസാര ബന്ധന. അങ്ങനെ പറയുന്നതിന് ഭഗവാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നീ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കണം. വാസ്തവത്തിൽ നരനും നാരായണനുമാണ് ഇവിടെ ഉപദേശിക്കുന്നതെന്നാണ് പൗരാണികമായ സങ്കല്പം. രണ്ടുപേരും മുക്തപുരുഷന്മാർ. എന്നാലും ഭാഷകാരൻ പറഞ്ഞതുപോലെ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുക, അജ്ഞനെപ്പോലെ ആചരിക്കുകയാണ് ഇവിടെ ഗുരുവും ശിഷ്യനും. അപ്പം ആ നിലയിൽ നിന്നുകൊണ്ട് പറയുക, ഈ അശുഭമായ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മറ്റുള്ളവർ മോചിക്കും. അതിനു വേണ്ടിയിട്ടാണ് അസൂയാരഹിതന്മാരായ മറ്റ് ജീവന്മാർ മോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും അർജുനനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഭഗവാൻ അവതാര പുരുഷനായും ഗുരുവായിട്ടും അർജുനൻ പറഞ്ഞിട്ടും പിടികിട്ടാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. എങ്ങനെ ഒരു പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഒരാൾ, പറഞ്ഞതിന് ശേഷം വീണ്ടും ആശയക്കുഴപ്പം വന്നയാൾ, മറന്നുപോയയാൾ, വീണ്ടും ഭഗവാനോട് ഉപദേശം ചോദിക്കുന്നയാൾ, ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നത് ആരെയാണ്? നേരത്തെ പറഞ്ഞു, എന്താണ് ഗീതയിൽ ഒരു അർജുനനല്ല, അനേകം അനേകം അർജുനന്മാരുണ്ട്. അത് ഓരോ അർജുനന്റെ ഭാവങ്ങളെയാണ് എടുത്ത് കാണിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടുത്തെ അർജുനൻ ആരാണ്? നരൻ ആണോ? നാരായണനും നരനും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. ഇവിടുത്തെ പരമാർത്ഥത്തിലുള്ള അർജുനൻ എന്ന് പറയുന്നത് മുക്ത പുരുഷൻ തന്നെയാണ്. പിന്നെ രണ്ടുപേരും ചേർന്നിട്ട് എന്താണ്, ഇവിടെ ഒരു നാടകം കളിക്കുകയാണ്. എന്തിന്? മറ്റുള്ളവർക്ക് വേണ്ടി. ലോകത്തിന് വേണ്ടി അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് വേണ്ടി ഉപദേശിച്ചു എന്ന് പറയുന്നു. പിന്നെ ഗീതയിലെ അർജുനനെ മധുസൂദന സരസ്വതി പോലുള്ളവർ കാണുന്ന എന്താണോ സാധന ചതുഷ്ടയ സമ്പന്നനായ അർജുനൻ, എല്ലാ യോഗ്യതകളും നിറഞ്ഞ ഒരർജുനൻ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് തന്നെ പറയും എന്താണ് നഷ്ടവും മോഹ സ്മൃതി ലബ്ധ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോഹങ്ങളെല്ലാം നഷ്ടമായി, എനിക്ക് ആത്മപ്രകാശമുണ്ടായി എന്ന് പറഞ്ഞ് സദ്യോമുക്തി നേടുന്ന ഒരു അർജുനനെ കുറിച്ച് പറയും. മധുസൂദനസരസ്വതി മറ്റും അങ്ങനെയാ പറയുന്നു. അവരുടെ ഉപദേശം ഈ പറയുന്ന ജ്ഞാനവിജ്ഞാന സഹിതമായ ഉപദേശം സദ്യോമുക്തി കൊടുക്കുന്ന അർജുനന്മാരും ഉണ്ട് ഗീതയിൽ. പക്ഷെ ഇത് കേട്ടിട്ടും അത്തരം ബോധം ഉണ്ടാകാത്ത അർജുനന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ പല വ്യാഖ്യാതാക്കളും അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും. എന്തുകൊണ്ട് വീണ്ടും ആവശ്യപ്പെടുന്നു, പറഞ്ഞതെല്ലാം മറന്നുപോയി. മറ്റൊരു അർജുനനാണ്. അങ്ങനെ നോക്കുമ്പോൾ നിരവധി അർജുനന്മാരാണ്. കാരണം ഒരു അർജുനൻ ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഇവിടെ പറയുന്ന യോഗമാർഗത്തിൽ സ്വീകരിച്ച് കൂടുതൽ ലോകങ്ങളിലൂടെ ക്രമമുക്തിയെ പ്രാപിക്കുക, ഭക്തിയോഗത്തെ ആശ്രയിക്കുക, ഇതെല്ലാം എന്തിനു വിശ്വരൂപ ദർശനം പോലും നേരിട്ട് കാണുന്നതിന് പ്രത്യേക ഒരു അർജുനൻ തന്നെ വേണം. എന്തുകൊണ്ട്? ഭഗവാനിൽ നിന്ന് ദിവ്യ ചക്ഷുഷ് നേടിയ ആ അർജുനൻ. അങ്ങനെ നിരവധി പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അനുഭവയുക്തമായി പറയും. അനുഭവം യുക്തമായി ശ്രവിച്ച അർജുനന് അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായാലോ മോക്ഷസ്യ ശുഭ സംസാരബന്ധന, സംസാരബന്ധനത്തിൽ നിന്നും മോചിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണത് ഇവിടെ ഉപദേശിക്കുന്നത്. അനസൂയവേത്തെ, അസൂയാരഹിതനായ നിനക്ക് വിജ്ഞാനസഹിതം ഗുഹ്യതമം ജ്ഞാനം അനുഭവയുക്തമായ അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതായ ഇതം ഈ വിജ്ഞാനത്തെ പ്രവക്ഷ്യാമി, വ്യക്തമായി ഞാൻ പറയാം. യജ്ഞാത്വ ഇതിനെ അറിഞ്ഞിട്ട് അശുഭാത് മോക്ഷസേ, അശുഭത്തിൽ നിന്ന് നീ മുക്തനാകും. അനസൂയ എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യാഖ്യാതാവ്. ന ഗുണാൻ ഗുണിനോ ഹന്തി, ഒരിക്കലും ഒരാളുടെ ഗുണത്തെ ഹനിക്കുന്നില്ല. അതാണ് സാധാരണ നമ്മളൊരു വ്യക്തിയിൽ ഗുണത്തെ കണ്ടാലും ആ ഗുണത്തെ ഹനിച്ചുകളെ കൊള്ളാം, എന്നാലും ലേശം പോരായ്മ ഉണ്ടെന്ന് പറയും. മൊത്തത്തിൽ കൊള്ളാം, പക്ഷെ ഒരു ദേശം പോരായിരുന്നു. ആണ് ഗുണത്തെ ഹനിച്ചു കളയുക. വാസ്തവത്തിൽ കാണുന്നത് തെളിഞ്ഞു കാണുന്ന ഗുണമാണ്. അതാണ് ഗുണിനോ ഗുണാൻ നഹന്തി, അങ്ങനെ ഹനിക്കുന്ന, അങ്ങനെ ഹനിക്കാതിരിക്കുന്നതാണ് ഒരു ഹിംസയാണ്. മറ്റുള്ളവരുടെ ഗുണത്തെ അല്പം ദോഷം കാണുക, അയാൾ കൊള്ളാം പക്ഷേ എന്ന് പറയും. സത്സംഗം എങ്ങനെയുണ്ട്? കൊള്ളാം പക്ഷേ ഒരു ചെറിയ വിക്കുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ന്യൂനത നമുക്ക് പറഞ്ഞില്ലെങ്കിൽ, എന്നുവെച്ചാൽ പറയുന്ന ആൾ സ്വയം തന്നെ കുറിച്ച് കരുതുന്ന എന്താണ്? തികച്ചും പൂർണ്ണനായിട്ടാണ് ഈ പറയുന്ന കൽപ്പിക്കാവുന്ന ഒരു ദോഷങ്ങളും ഇല്ലാത്തവനായിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കാണുന്നതിൻ്റെ ഒരല്പം ദോഷം പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരത്തില്ല. ആണ് പറയുന്നത് ഗുണാൻ ഗുണിനഹ ഗുണാന്നഹന്തി, ഗുരുവിൻ്റെ ഗുണത്തിനെ ഹനിക്കുക, ഹിംസിക്കുക, അതൊരു വിനോദമാണ്, ഒരു സമാധാനം പറയും. ഇങ്ങനെ ഈ നമ്മൾ മറ്റുള്ളവരുടെ ഗുണത്തെ ഹനിക്കുന്നതിന് ഈ പറയുന്നതിനുള്ളൊരു ഉദ്ദേശമുണ്ട്. എന്താണ്, നമ്മളൊരാളുടെ ഗുണത്തെ അല്പം ഹനിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദുഃഖം വരും എന്നുള്ള സന്തോഷമാണ്. ഇതാണ് പലപ്പോഴും ഒരാൾ മറ്റുള്ളവരുടെ ഗുണത്തെ ഹനിക്കുന്നതിന് തയ്യാറാകുന്നത്. അയാൾക്ക് അല്പം വേദനിച്ചു കഴിഞ്ഞാൽ അതൊരു സന്തോഷം, അത്രയും തനിക്ക് സാധിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം. സ്തൗതിച്ച അന്യാൻ ഗുണാനപി, മറിച്ച് അങ്ങനെയല്ല, ഗുണത്തെ ഗുണമായി തന്നെ കാണുക, ഒരിക്കലും അതിനെ ദോഷമായി കാണാതിരിക്കുക. നഹസേച്ച അന്യദോഷാൻ, മറ്റുള്ളവരുടെ ദോഷങ്ങളെ, അല്പമായ ദോഷങ്ങളെ വലുതായി കണ്ട് പരിഹസിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് അനസൂയ. സ അനസൂയ, അതാണ് അനസൂയ എന്നിവിടെ പറയുന്നുണ്ട് ഒരു വ്യാഖ്യാതാവ്. അങ്ങനെ ഇല്ലാത്തവനായ നിനക്ക് അനസൂയവേ ഞാൻ ഉപദേശിക്കുന്നു, കേട്ടുകഴിഞ്ഞാലോ അശുഭാൻ മോക്ഷ്യസേ, നീ എല്ലാ അശുഭങ്ങളിൽ നിന്നും മുക്തനായിത്തീരും എന്നാണ്. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇദം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമഭിയം. തച്ച രാജവിദ്യ, വിദ്യാനാൻ രാജ ദീപ്തി അതിശയത്വ, അത്യധികം ശോഭിക്കുന്നതാണ് ഈ വിദ്യ. അതിൻ്റെ പരിശുദ്ധി കൊണ്ട്, അതിൻ്റെ ആരോഗ്യ സ്വഭാവം കൊണ്ട്, അതിൻ്റെ ദിവ്യത കൊണ്ട് ഇത് രാജവിദ്യയാണ്. ഇനി പറയും പത്താം അധ്യായത്തിൽ അധ്യാത്മവിദ്യ വിദ്യാന, വിദ്യകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അധ്യാത്മവിദ്യ എന്ന് പറയും. അത് ഞാനാണ്, ആത്മവിദ്യാരൂപത്തിൽ ശോഭിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയും. അതുകൊണ്ട് പറയുന്നത് എന്താണിത്, രാജവിദ്യയാണ്. രാജവിദ്യ രജതെ രാജതെ, രാജ്യത്തെ എന്ന് വെച്ചാൽ ശോഭിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ദീപ്തി അതിശയ വത്വ രാജ്യദീപ്ത എന്ന് പറയുന്ന ധാതുവാണ്. അതാണ് രാജ്യത്തെ, രാജിക്കുന്നത്, ശോഭിക്കുന്നത്, പ്രകാശിക്കുന്നത് ദീപ്യത എന്നാണ്. അതുകൊണ്ട് രാജവിദ്യ വിദ്യാനാൻ രാജ ദീപ്തി അതിശയ വത്വ ദീപ്യദേഹിയും അതിശയേന ബ്രഹ്മവിദ്യ സർവവിദ്യാണ്. ഈ ബ്രഹ്മവിദ്യ സർവവിദ്യകളെക്കാളും ശോഭിക്കുന്നതാണ്. എന്തുകൊണ്ട് സർവവിദ്യകളെക്കാളും ശോഭിക്കുന്നതെന്ന് പറഞ്ഞു, കാരണം ബ്രഹ്മവിദ്യയ്ക്ക് മാത്രമേ ഒരുവനെ ഈ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് സർവവിദ്യകളെക്കാളും ശ്രേഷ്ഠമാണ്. മറ്റൊരു വിദ്യയ്ക്കും ദുഃഖ നിവൃത്തിക്ക് ഒരു ജീവനെ സഹായിക്കാൻ സാധ്യമല്ല. ഇത് മറിച്ച് ആ ദുഃഖ നിവൃത്തി പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് സർവവിദ്യാണ്. തഥാ രാജഗുഹ്യം ഗുഹ്യാനാം രാജ, ഗുഹ്യമായ രഹസ്യമായ വിഷയങ്ങളിൽ വെച്ചത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ആത്മവിദ്യ. അങ്ങനെ രാജവിദ്യ രാജഗുഹ്യം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊരു വിഷയത്തെക്കുറിച്ച് പറയുകയല്ല, ഇതുവരെ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയങ്ങളെ തന്നെ, ഭക്തി ജ്ഞാനയോഗ കർമ്മ മാർഗങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് അത്യധികം രഹസ്യമാണ്. തീക്ഷ്ണമായ സൂക്ഷ്മമായ നിർമ്മലമായ അന്ധകരണത്തിൽ മാത്രം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഗുഹ്യമാണ്. പവിത്രം പാവനം ഇതമുത്തമം സർവേഷാം പാവനാനാം ശുദ്ധികാരണം ഇതം ബ്രഹ്മജ്ഞാനം ഉത്കൃഷ്ടതമം. ഇത് പവിത്രമാണ്, പാവനമാണ്, ഉത്തമമാണ്. സർവേഷാം പാവനാനാം ശുദ്ധികാരണം ഇതം. പവിത്രമായ സർവത്തെയും പവിത്രമാക്കുന്നതാണിത്, ഉത്കൃഷ്ടമാണ് ഇത്. കാരണം ജീവനെ ബാധിച്ചിരിക്കുന്ന അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങളെല്ലാം ഇത് നശിപ്പിക്കുന്നതാണ്. അനേക ജന്മ സഹസ്ര സഞ്ചിതമൊബി ധർമാധർമാതി സമൂലം കർമ്മക്ഷണ മാത്രമേവ ഭസ്മീകരോതി യഥോവധ കിം ദസ്യ പാവനത്വം വക്തവ്യം. ഈ ആത്മവിദ്യയുടെ പാവനത്തെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്? കാരണം പറയുന്നു അനേക ജന്മസഹസ്ര സഞ്ചിതം. അനേക ജന്മസഹസ്രം എന്ന് വെച്ചാൽ അനന്തമായ അനാദിയായിരിക്കുന്ന ജന്മങ്ങളിൽ സഞ്ചരിച്ചിരിക്കുന്നതായ ധർമാധർമാദി പാപപുണ്യങ്ങളെ സമൂലം കർമ്മം, സമൂലമായിരിക്കുന്ന ആ കർമ്മഫല രൂപത്തിലിരിക്കുന്ന പാപത്തെ ക്ഷണം മാത്രാദേവ്. ഏതൊരു ക്ഷണത്തിലാണോ ഈ വിദ്യ ഉള്ളിൽ പ്രകാശിക്കുന്നത്, ആ ക്ഷണത്തിൽ തന്നെ ഭസ്മീകരോതി, പൂർണ്ണമായി അതിനെ നശിപ്പിച്ചു കളയുന്നു. ക്ഷണം കൊണ്ടത് നശിപ്പിക്കുന്നു. അതോ അദ്ദേഹ കിം തസ്യ പാവനത്വം വക്തവ്യം. അതായത് അനാദിയായിരിക്കുന്ന ഈ പാപത്തെ നശിപ്പിക്കാൻ വീണ്ടും ഇനി അനന്തജന്മങ്ങൾ വേണ്ടേ? കാരണം അത്രയും ദൃഢമാണ് ഈ പുണ്യപാപങ്ങൾ അന്ധകരണത്തിൽ സഞ്ചരിച്ചിരിക്കുന്നത്. അത് അനേക ജന്മങ്ങളിൽ ആർജിച്ചതുകൊണ്ട് ഇനി അനേക ജന്മങ്ങളുടെ പ്രയത്നം കൊണ്ടല്ലേ ഇത് നശിക്കത്തുള്ളൂ എന്ന് സംശയം വരാം. അതിന് സമാധാനം പറയണം, അങ്ങനെയല്ല. ഒരിക്കലും ഇത് ആർജിക്കുന്നതിന് അനേക അനന്ത അനാദി ജന്മം വേണ്ടി വന്നെങ്കിലും ഇത് നശിക്കുന്നതിന് ക്ഷണം മതി. ആ ജന്മങ്ങളുടെ ആവശ്യമില്ല, ഒരു ക്ഷണം കൊണ്ടത് നശിക്കാം. എപ്പോഴാണോ ഈശ്വര കൃപ കൊണ്ട് ഗുരുവിന്റെ ഉള്ളിൽ ഈശ്വരബോധം സ്ഫുരിക്കുന്നത്, ആ ക്ഷണത്തിൽ തന്നെ നശിക്കുന്നു. പിന്നെ അത് കാലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നാളെ അങ്ങനെ ഇത് കാത്തിരുന്ന് നേടേണ്ട ഒന്നല്ല. അനുക്ഷണം മാത്രാദേവ, അതാണ് ഇതിൻ്റെ പവിത്രത. നമ്മൾ പറയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്ന് അത് പവിത്രമാണെന്ന് ഇനി എങ്ങനെയാണ് പറയുന്നത്? കിഞ്ച പ്രത്യക്ഷാവഗമം പ്രത്യക്ഷേണ സുഖാദേരിവ അവഗമോ യസ്യ തത് പ്രത്യക്ഷാവഗമം. നീ പറയുന്ന ആത്മവിദ്യ പ്രത്യക്ഷസിദ്ധമാണ്. പ്രത്യക്ഷസിദ്ധം എന്ന് പറയുമ്പോൾ ഇത് ആന്തരികമായ ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് പറയുന്നു. ആന്തരികമായ അന്ധകരണത്തിൻ്റെ വികാര വിചാരങ്ങളെല്ലാം നമുക്ക് പ്രത്യക്ഷസിദ്ധമാണ്. അതിനൊരുദാഹരണം ഭാഷകാലം പറഞ്ഞ് സുഖം. സുഖം എന്ന് പറയുന്നത് ഒരുവന്റെ അന്ധകരണത്തിൽ സ്ഫുരിക്കുക, അങ്ങനെ സ്ഫുരിച്ചു കഴിയുന്ന ആ സുഖത്തെ ഒരാൾ അറിയാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സുഖം ഉള്ളിൽ ആവിർഭൂതമായി കഴിഞ്ഞാൽ അതിനെ പ്രത്യക്ഷം എന്ന് പറയുന്നു. അതിന് വേണം മറഞ്ഞിരിക്കാനൊക്കത്തില്ല. ആവിർഭൂതമാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രത്യക്ഷമാകുക എന്നുള്ളതാണ്. അതുപോലെയാണ് ജ്ഞാനം. നമുക്ക് ജ്ഞാനം ഉണ്ടായോ എന്ന് മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തനിക്ക് ഉണ്ടായ ജ്ഞാനം ശരിയായ ജ്ഞാനമാണോ എന്നറിയാൻ വേണ്ടി ഇതുവരെ ആരും മറ്റൊരാളുടെ അടുത്ത് പോയിട്ടില്ല. മറ്റൊരാളുടെ അടുത്ത് നിന്ന് സംശയം ചോദിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ അടുത്ത് നമ്മൾ ഇന്ന് സംശയം ചോദിക്കുന്നത് എന്താണ്? അജ്ഞാനത്തെക്കുറിച്ചാണ് സംശയം ചോദിക്കുന്നത്, ജ്ഞാനത്തെക്കുറിച്ചല്ല. അജ്ഞാനത്തെക്കുറിച്ച് നമുക്കെപ്പോഴും സംശയം ഉണ്ടാകും. എന്തുകൊണ്ട്? സംശയം അജ്ഞാനിയുടേതാണ്, ജ്ഞാനിയുടേതല്ല. അജ്ഞാനിക്കോ സംശയമുണ്ട്, ജ്ഞാനിക്കോ ജ്ഞാനത്തെക്കുറിച്ചോ സംശയമുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനം ഉള്ളിൽ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനസ്ഫുരണം അജ്ഞാനത്തെയും സംശയത്തെയും നശിപ്പിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ സവിശേഷത. അഗ്നി എങ്ങനെയാണോ അതിന് വിപരീതമായിരിക്കുന്ന സർവത്തെയും നശിപ്പിക്കുന്നത്, അന്ധകാരം ഉൾപ്പെടെയുള്ള സർവത്തെയും, അതുപോലെ ജ്ഞാനവും അതിന് വിപരീതമായ സർവത്തെയും നശിപ്പിച്ചുകൊണ്ടാണ് അത് സ്ഫുരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ആർക്കും ഒരിക്കലും സംശയം ഉണ്ടാകുന്നില്ല. ആ ജ്ഞാനം സ്ഫുരിക്കുമ്പോൾ സർവാവസാനിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷാവഗമം. പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നതാണ് ജ്ഞാനം. അതില്ലാത്തതുകൊണ്ടാണ് സംശയങ്ങൾ ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുഖം പോലെ സുഖം ഉണ്ടാകുക അറിയാതിരിക്കുക അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ജ്ഞാനം ഉണ്ടാകുക അറിയാതിരിക്കുക എന്ന് വെച്ചാൽ അജ്ഞാനം അല്ലെങ്കിൽ സംശയം ഉണ്ടാവുക എന്നുള്ളത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അജ്ഞാനമുണ്ട് സംശയങ്ങളുണ്ട്, ഇതൊന്നും ജ്ഞാനത്തെ സംബന്ധിച്ചല്ല. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള സംശയവും ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനെ കുറിച്ചാ അജ്ഞാനം? അജ്ഞാനത്തെക്കുറിച്ച് തന്നെ സംശയമോ? അത് അജ്ഞാനത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട്? വെളിച്ചത്തിൽ പ്രകാശത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല. പിന്നെ ജ്ഞാനത്തെക്കുറിച്ച് എങ്ങനെ അജ്ഞാനം ഉണ്ടാവും? വെളിച്ചത്തിൽ, വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുട്ടില്ല എങ്കിൽ ജ്ഞാനത്തിന്റെ സ്വരൂപത്തിൽ ജ്ഞാനത്തിലിരിക്കുന്നു, അജ്ഞാനമില്ല. അജ്ഞാനം ഒരിക്കലും ജ്ഞാനത്തെ വിഷയമാക്കത്തില്ല. എന്നുവെച്ചാൽ ഇരുട്ടൊരിക്കലും വെളിച്ചത്തെ പ്രകാശിപ്പിക്കത്തില്ല. ഇരുട്ടിന് പ്രകാശിപ്പിക്കുന്ന സ്വഭാവമില്ല. ഇരുട്ടിന് കേവലം ഇരുളായിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ അജ്ഞാനമെല്ലാം അജ്ഞാനത്തെ സംബന്ധിച്ചാണ്. ഈശ്വരനെ കുറിച്ചോ ബ്രഹ്മത്തെക്കുറിച്ചോ ഒന്നും ആരും ഇതുവരെ അജ്ഞരായിട്ടില്ല. നമ്മൾ അജ്ഞരായിരിക്കുന്ന എന്തിനെക്കുറിച്ച്? അജ്ഞാനത്തെക്കുറിച്ചാണ്. ഈശ്വരനെ അറിഞ്ഞിട്ട് അതിൽ അജ്ഞനായിരിക്കാൻ പറ്റത്തില്ല. ഈശ്വരൻ അജ്ഞേയമായിരിക്കുന്നതുകൊണ്ടാണ് അതിൽ അജ്ഞരായിരിക്കുന്നത്. അവിടെ അജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന എന്താണ്? അജ്ഞേയമായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അജ്ഞത തന്നെ. അജ്ഞേയമായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവന്റെ അജ്ഞതയുടെ സൃഷ്ടിയാണ്. ജീവന്റെ അജ്ഞതയാണ് അജ്ഞേയനായിരിക്കുന്ന ഒരു ഈശ്വരനെ കൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ഭ്രാന്തി, ഭ്രമം എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യർ. അതുകൊണ്ടാണ് അതിനെ യുക്തിക്ക് നിരക്കാത്തതെന്ന് പറയുന്നത്. ആ ഒരു വിഷയം നമുക്ക് യുക്തിയിലൂടെ ഒരിക്കലും ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു കാര്യമില്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ സുഖം, സുഖത്തെ നമുക്കൊരു യുക്തിയിലൂടെ നമുക്ക് ഗ്രഹിക്കാനോ വേറൊരാളെ ബോധ്യപ്പെടുത്താനോ സാധ്യമല്ല. യുക്തിയിലൂടെ തന്നെ ഗ്രഹിക്കാനോ ബോധ്യപ്പെടുത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ശങ്കരാചാര്യർ പറയുന്ന എന്താണ്? മായ. യുക്തിക്കൊരിക്കലും അത് വഴങ്ങത്തില്ല. നമ്മൾ യുക്തിയുള്ളവരാണ് ബുദ്ധിയുള്ളവരാണെന്നുള്ള അഭിമാനത്തോടുകൂടി അവിടെ നിഷ്കർഷിച്ച് പരിശോധിച്ചാൽ ശരി, അവിടെ പരാജയപ്പെട്ടു. കാരണം അജ്ഞാനസൃഷ്ടമായിരിക്കുന്ന ഒന്നിനും യുക്തിക്ക് വിജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അനുഭവത്തെ യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, പങ്കുവയ്ക്കാൻ കഴിയത്തില്ല, വേറൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. അതിനാണ് ഉദാഹരണമായിട്ട് ഇവിടെ ഭാഷകാരൻ സുഖത്തെക്കുറിച്ച് പറഞ്ഞത്. സുഖത്തെ നമുക്ക് അനുഭവിക്കാം, പക്ഷെ പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇനി ജ്ഞാനത്തെ ഒരു ഗുരുവിനും ജ്ഞാനത്തെ പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. മറ്റെല്ലാം പങ്കുവയ്ക്കാൻ പറ്റും, മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് അനുഗ്രഹമായി നൽകാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനത്തെ, അനുഭൂതിയെ ഒരിക്കലും പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സുഖം പറഞ്ഞത്. കാരണം സുഖത്തെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പഞ്ചസാര മധുരിച്ചിട്ട് ആ അനുഭവത്തെ നോക്ക്, വേറൊരാൾക്ക് എത്ര വർണ്ണിച്ചാലും അയാൾക്ക് മനസ്സിലാക്കാം നമുക്കെന്താണ് നേരി നേരി, അത് ഇന്നതുപോലെയല്ല, അത് കയ്പ്പല്ല, പുളിപ്പല്ല, കവർപ്പല്ല എന്നെല്ലാം മനസ്സിലാക്കും. പക്ഷേ എത്ര വർണ്ണിച്ചാലും ശ്രോതാവിന് ഒരിക്കലും പഞ്ചസാരയുടെ മധുരം അനുഭവപ്പെടത്തില്ല വർണ്ണനയിലൂടെ. അതാണ് പങ്കുവയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ചെന്ന് പറയും ഗുരുക്കന്മാർ ജ്ഞാനം കൊടുക്കാറുണ്ടല്ലോ, അവിടെ ഭഗവാൻ തന്നെ അർജുനന് ജ്ഞാനം കൊടുക്കുകയല്ലേ. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? നിനക്ക് പറഞ്ഞു തരാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അർജുനന്റെ അജ്ഞാനത്തെ, മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകും. എന്താണ്? പഞ്ചസാര കവർപ്പല്ല, പുളിപ്പല്ല എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ അന്തിമമായ സാക്ഷാത്കാരം, ആ സ്വാനുഭവം, അത് പകരുന്ന ഒന്നല്ല, വാക്കിലൂടെ പകർന്നു കൊടുക്കാമെന്നുള്ള ഒന്നല്ല, സ്വതസിദ്ധമാണത്. അതുകൊണ്ടാണ് അതിനെ സുഖത്തിനോട് ഭൂമിക്കുന്നത്. സുഖം പോലെയാണ്, പ്രത്യക്ഷ സിദ്ധമായ ഒന്നാണ്, ആത്മനിഷ്ഠമായ ഒന്നാണ്. ദേശീയ തത്പ്രത്യക്ഷാപകമം അതാണ്. എല്ലാ ഉപാധികളെയും വിട്ട് ആ ജീവൻ നിരാലംബനായി തീരുമ്പോൾ അവന്റെ ഉള്ളിൽ ആവിർഭവിക്കുന്ന ഒന്നാണ്, സ്ഫുരിക്കുന്ന ഒന്നാണ് അത്, സുഖം പോലെ. ഏവമപി അടുത്ത് പറയുന്നു, അങ്ങനെയൊക്കെയാണെങ്കിലും ദുസ്സമ്പാദ്യം ഇത്യതാഹ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് പ്രയത്നലഭ്യമല്ലാതായിത്തീരുമോ? അങ്ങനെയാണെങ്കിൽ ഇത് ഉപദേശിച്ചിട്ടെന്താ കാര്യം? കേട്ടിട്ടെന്താ കാര്യം? ഇതിനുവേണ്ടി സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ടെന്താ കാര്യം? ദുസ്സാധ്യമായി തീരുമോ? ഇല്ല എന്ന് പറയുന്നു. സുസുഖം കർത്തും യഥാരത്ന വിവേക വിജ്ഞാനം. ഇത് രത്നവിവേക വിജ്ഞാനം പോലെയാണ്, രത്നപരീക്ഷയെ പോലെയാണ്. രത്നപരീക്ഷ എല്ലാവർക്കും സാധ്യമല്ല. രത്നത്തെയും രത്നത്തിന് സദൃശമായിട്ടുള്ള മറ്റ് മണികളെയും കണ്ടു കഴിഞ്ഞാൽ ഒരു രത്നപരീക്ഷ വിദഗ്ധന് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. അതുപോലെ ആ പരീക്ഷയിൽ യോഗ്യത നേടിയ ഒരാൾക്ക് മാത്രമേ ഇത് കഴിയൂ. പക്ഷേ അതിൽ യോഗ്യത നേടിയവന് രത്നത്തെ കണ്ട മാത്രമേ തന്നെ തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ മൂല്യം. അതുപോലെ ഈ ആത്മവിദ്യ കൃതഹസ്തനായ ഒരുവന് ഇത് അനായാസമാണ്. അവനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് അനായാസമായിരിക്കുന്നു സുസുഖം. ഇത് വളരെ അനായാസവുമാണ്, പ്രാപ്യമായ അനായാസം. അതുവരെ ഇത് പ്രയാസമുള്ളതാണ്. തത്രാപി തത്ര അല്പായാസാനാം അന്യേഷാം കർമ്മണാം സുഖസമ്പാദ്യാനാം അല്പഫലത്വം ദുഷ്കരാണാം ച മഹാഫലത്വം ദൃഷ്ടമിതി ഇതം തു സുഖസമ്പാദ്യത്വാ ഫലക്ഷയാ വേദീതി പ്രാപ്തം അത ആഹ. ലോകത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും ലൗകിക ബുദ്ധിയിലാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. ലൗകിക ബുദ്ധിയിൽ നമ്മൾ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതായ നമ്മുടെ യുക്തിയും മറ്റും ഇവിടെ ആ യുക്തിയിലൂടെ വൈരുദ്ധ്യം തോന്നുന്ന അതുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ലൗകിക ബുദ്ധിയുള്ളു, ലൗകികമായ യുക്തിയേ ഉള്ളു. അത് വെച്ച് നമ്മളെല്ലാം ചിന്തിക്കും. അത് വെച്ച് ചിന്തിച്ചിട്ട് പറയും, കേൾക്കുന്നതിനെന്തോ പൊരുത്തക്കേടുണ്ട്. ആത്മവിദ്യയെ സംബന്ധിച്ച് പറയുന്നതിൽ ലൗകിക യുക്തിയിലൂടെ ലൗകിക ബുദ്ധിയിലൂടെ ചിന്തിക്കുന്നവർക്കും ഒരുപാട് പൊരുത്തക്കേടുകൾ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അർജുനന്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. അല്പായാസാനാം അന്യേഷാം കർമ്മണാം സുഖസമ്പാദ്യാനാം അല്പഫലത്വം. ലോകത്ത് തന്നെ കാണുന്ന എന്താണ്? അല്പായാസം, ചെറിയ പ്രയത്നം കൊണ്ട് വളരെ എളുപ്പം നേടിയെടുക്കാമെന്നുള്ള ഒരുപാട് പ്രവൃത്തികളിലൂടെ കിട്ടുന്നതൊക്കെ എന്താണ്? തുച്ഛമായ ഫലങ്ങളാണ് ലോകത്ത് കാണുന്നത്. അങ്ങനെയാണ്. അതേസമയം ദുഷ്കരാണാം മഹാഫലത്വം, വളരെ ആയാസപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് വലിയ ഫലമാണ്. പർവ്വതത്തിന്റെ മുകളിൽ പോയി അവിടെ നിന്നെന്തെങ്കിലും നേടുക, സമുദ്രത്തിന്റെ അടിയിൽ പോയി രത്നങ്ങൾ എടുക്കുക, ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വലിയ കാര്യങ്ങൾ നേടുന്നതായി കാണുന്നുണ്ട്. ഇതാണ് ലൗകിക യുക്തി എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടൊരിക്കലും ഉപയോഗിക്കരുത്. ഇവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധ്യാത്മികമായ വിഷയങ്ങളിൽ ലൗകികമായ യുക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ആശയക്കുഴപ്പമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് തർക്കത്തിന് പ്രതിഷ്ഠയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൗകിക യുക്തിയുടെ സ്വഭാവം, ബുദ്ധിയുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അത് ആത്മവിദ്യയിൽ ഒരിക്കലും പ്രയോഗിക്കാനേ സാധ്യമല്ല. അതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ചെറിയ പ്രയത്നം കൊണ്ട് ചെറിയ ഫലവും വലിയ പ്രയത്നം കൊണ്ട് വലിയ ഫലവും, അതാണ് ലോകത്ത് കാണുന്നതെന്നാണ് പറയുന്നത് അർജുൻ. അത് ശരിയാണ്. പക്ഷെ ഭവൻ പറയുന്ന എന്താണ്? അത് ഇവിടെ കൊണ്ടുവരരുതെന്നാണ്. ആത്മവിദ്യയുടെ കാര്യത്തിൽ ദുഷ്കരാണ മഹാഫലത്വം ദുഷ്ടമിതി ഇതം ദു സുഖസമ്പാദ്യത്വാഫലക്ഷയായ വേദീതി പ്രാപ്തം. ഇവിടെ ഇത് അനായാസ ലഭ്യമാണെങ്കിൽ ഇതിന്റെ ഫലവും വളരെ തുച്ഛമായി പോകും, നശിക്കുന്നതായിരിക്കും. അതാ അത് ശരിയല്ല. അമിയം നാസ്യ ഫലം ഫലത കർമ്മവും വേയോ അതീത്യമിയം അത ശ്രദ്ധേയം ആത്മജ്ഞാനം. അതുകൊണ്ട് പറയുന്നു, ഈ ആത്മജ്ഞാനത്തിലേക്ക് നീ സഞ്ചരിക്കുമ്പോൾ, നിന്റെ ബുദ്ധി കൊണ്ട് സഞ്ചരിക്കുമ്പോൾ, അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ, ലൗകികമായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനും ലൗകികമായ കർമ്മഫല നിയമങ്ങളെ മനസ്സിലാക്കുന്നതിനും വേണ്ടി നീ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ പൂർണ്ണമായും കളയണം. ആത്യന്തികമായിട്ട് ഇവിടുത്തെ നിയമങ്ങളോ ഇവിടുത്തെ മാനദണ്ഡങ്ങളോ ഒന്നും അവിടേക്ക് യോജിക്കത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പറയുന്നത് നാസ്യ ഫലം ഫലത കർമ്മവേദി. നിങ്ങൾ പറയുന്ന കർമ്മ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ച വ്യവഹാരത്തെ സംബന്ധിച്ച യുക്തിയാണ് നിങ്ങൾ ആത്മവിദ്യയിൽ ഉപയോഗിക്കുന്നത്. അത് ശരിയല്ല. ഇതങ്ങനെ നശിക്കുന്ന ഒന്നല്ല. ചെറിയ പ്രവൃത്തി കൊണ്ട് ചെറിയ ഫലവും വലിയ പ്രവൃത്തി കൊണ്ട് വലിയ ഫലവും, അങ്ങനെ ഉള്ള ഒന്നല്ല എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കാര്യകാരണബദ്ധമായിട്ടാണ്. അതാണ് നമ്മുടെ ചിന്തയിൽ നമ്മൾ അവലംബിക്കുന്ന യുക്തികളിൽ മുഖ്യമായ ഒന്ന്. അനേക യുക്തികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചിന്തയ്ക്ക്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന് നമ്മൾ മുഖ്യമായി അവലംബിക്കുന്ന എന്താണ്? കാര്യകാരണബന്ധം. അപ്പം കാര്യകാരണബന്ധത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ യുക്തി ചിന്തയ്ക്ക് ആത്മവിദ്യയിൽ യാതൊരു സ്ഥാനമില്ല. എന്തുകൊണ്ട്? അത് കാര്യകാരണ അതീതമാണ്. കാര്യകാരണ ബന്ധത്തിന്റെ തലത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഒന്നാണ് ആത്മവിദ്യ. പറയുന്നു നാസി ഫലം ഫലദഹകാര്യവും അസ്ഥി, ഇത് കർമ്മവും അതിന്റെ ഫലവും പോലെ അല്ല ഇവിടുത്തെ ബന്ധം. കാര്യകാരണ ബന്ധത്തിലൂടെ അല്ല ഈ ആത്മ അനുഭവം എന്ന് പറയുന്നത്. അവ്യയം, ഇതിനത്തരത്തിലുള്ള വൃത്തിക്ഷയങ്ങളൊന്നുള്ളതൊന്നല്ല. അതഹ പറയുന്നു എന്താണ്? ശ്രദ്ധേയം ആത്മജ്ഞാനം. ഇവിടെ ആത്യന്തികമായി വേണ്ട ഒന്നാണ് ശ്രദ്ധ. അത് മാത്രം ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി, അതായത് കാര്യകരണ കാര്യകാരണ ശൃംഖലയിലൂടെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധി, അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നിശ്ചലമാകുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയിൽ പിന്നെ യുക്തിയില്ല. ശ്രദ്ധേയം ആത്മജ്ഞാനം. ശ്രദ്ധാനിഷ്ഠമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്, യുക്തിനിഷ്ഠമല്ല. മനുഷ്യൻ അന്ധതയിൽ നിന്ന് പുരോഗമിക്കുന്നു. അന്ധതയിൽ നിന്ന് പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തിയെക്കുറിച്ച് പറയുന്നത്. അന്ധതയിൽ നിന്നുള്ള ഉയർച്ചയാണ് യുക്തി. അന്ധനിൽ നിന്നും ഒരുപടി ഉയർന്നിരിക്കുന്നു യുക്തിയുടെ തലത്തിരിക്കുന്നവൻ, അല്ലെങ്കിൽ ബുദ്ധിയെ ആശ്രയിച്ച് നിൽക്കുന്നവൻ. അതിനുപരിയാണ് അന്ന് ശ്രദ്ധയുടെ തലം. അവിടെ ശ്രദ്ധ മാത്രമേ സഹായിക്കത്തുള്ളൂ. അവിടെ പിന്നെ ഈ യുക്തിയുടെ ആവശ്യമില്ല. യുക്തിയും നിഷ്പ്രഭമായി തീരുന്നിടത്താണ് ശ്രദ്ധ അവശേഷിക്കുന്നത്. ആ ശ്രദ്ധയാണ് ആത്മജ്ഞാനത്തിന്റെ അന്തരംഗമായിരിക്കുന്ന സാധനം. മറ്റത് ബഹിരംഗമാണ്. ഏത് യുക്തി എന്ന് പറയുന്നു, അത് ഒരു മനുഷ്യന്റെ അജ്ഞാനദാർഢ്യത, അജ്ഞത, അതിനെ നിരാകരിക്കുന്നതിനെ അത് ഉപകരിക്കും യുക്തി. ഒരിക്കലും അത് ആത്മബോധത്തെ പ്രദാനം ചെയ്യത്തില്ല. യുക്തി കൊണ്ടൊരുവൻ അവന്റെ അജ്ഞാനദാർഢ്യത്തിൽ നിന്ന് അതിനെ ശിഥിലമാക്കി കഴിഞ്ഞാൽ ശ്രദ്ധ കൊണ്ടാണവൻ ആത്മബോധത്തെ പ്രാപിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ആത്മബോധത്തിന് അന്തരംഗമായിരിക്കുന്നു. അന്തരംഗം എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ആത്മബോധത്തോട് ചേർന്ന് നിൽക്കുന്നത് ശ്രദ്ധയാണ്. അവിടെ യുക്തിയില്ലെന്ന് മാത്രമല്ല, യുക്തി കൊണ്ട് അവിടെ യാതൊരു പ്രയോജനമില്ല. യുക്തിയും ബുദ്ധിയൊന്നും കൊണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അതഹ ശ്രദ്ധേയം ആത്മജ്ഞാനം. ശ്രദ്ധേയമാണിത്. അതായത് നേരത്തെ പറഞ്ഞതായ യുക്തിക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശ്രദ്ധയുടെ തലത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഇത് സുഖത്തെപ്പോലെ അല്ലെങ്കിൽ ദുഃഖത്തെപ്പോലെ ആന്തരികമായ അനുഭവമാണ്. അങ്ങനെ ഇതൊരനുഭവമാണ് എന്ന് പറയുന്ന അപൂർവമായ സ്ഥലങ്ങളിൽ ഒന്നാണത് പ്രത്യക്ഷാവഗമം. പക്ഷേ ഇത് യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഒരിക്കലും അനുഭവമല്ലാതായിത്തീരും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഈ ആത്മബോധത്തെ അനുഭവം അല്ല എന്ന് പറയുന്ന ഭാഗങ്ങളുമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു, അനുഭവ അവസാനത്വ ബ്രഹ്മവിദ്യ, ബ്രഹ്മവിദ്യ അനുഭവ അവസാനമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ശ്രദ്ധയുടെ തലത്തിൽ മാത്രമേ അത് അനുഭവസന്നമാകുന്നുള്ളൂ, അനുഭവ സമ്പന്നമായിരിക്കുന്നുള്ളൂ, യുക്തിയുടെ തലത്തിലല്ല. അവിടെ ഇത് അനുഭവം അല്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം, അത് യുക്തിയെ അവലംബിച്ച് പറയുകയാണ്. അനുഭവമാണെന്ന് പറയുന്നെങ്കിൽ അവിടെ മനസ്സിലാക്കണം, അത് ശ്രദ്ധയെ അവലംബിച്ച് പറയുകയാണ്. അതാണ് ഏറ്റവും അന്തരംഗമായി ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്, പ്രത്യക്ഷാവഗമോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ കാര്യം എന്തുകൊണ്ട്? അതീന്ദ്രിയമാണെന്ന് പല ഭാഗങ്ങളിലും പറയും, അപ്രമേയമാണെന്ന് പല ഭാഗങ്ങളിലും പറയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നും പറയുന്നത് എന്താണ്? ഇത് പ്രത്യക്ഷാവഗമമാണ്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമുണ്ട്. അത് ശ്രദ്ധയുടെ തരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. എങ്ങനെയാണോ സുഖവും ദുഃഖവും നമുക്ക് അനുഭവ യോഗ്യമായിരിക്കുന്നത്, അതുപോലെ ഈ പറയുന്ന ആത്മബോധവും അല്ലെങ്കിൽ ഈ പറയുന്നതായ ജ്ഞാനത്തിന്റെ അനുഭവധനമായ വിജ്ഞാനവും അതുപോലെ തന്നെയാണ്, സുഖദുഃഖാനുഭവം പോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എനിക്ക് ജ്ഞാനം ഉണ്ടായോ, ഞാൻ ജ്ഞാനിയാണോ എന്ന് സംശയം തീർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഗുരുവിനോടും പോയി ചോദിക്കേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല. ഇതം രാജവിദ്യ, ഈ രാജവിദ്യ രാജഗുഹ്യം, വിദ്യകളിൽ വെച്ച് ഏറ്റവും ശോഭയേറിയതായ ഈ വിദ്യ അത്യധികം രഹസ്യമാണ്. പവിത്രം, ഇതം പവിത്രം, ഇത് അത്ര അത്യധികം പവിത്രമാണ്. പ്രത്യക്ഷാവഗമം, ഇത് അനുഭവസിദ്ധമാണ്. ധർമ്മ്യം, അടുത്ത് പറയും ധർമ്മയുക്തം, ധർമ്മത്തിൽ നിന്ന് ഇവിടെ പറയുന്നു. അനേക ഗുണവതോപി ധർമ്മവിരുദ്ധത്വം ദൃഷ്ടം എന്ന തഥാത്മജ്ഞാനം ധർമ്മവിരോധി. ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ പലതിലും നമുക്ക് കാണാൻ പറ്റും, ഒന്നിന്റെ അനേക ഗുണങ്ങളിരിക്കും, പക്ഷെ അത് ധർമ്മവിരുദ്ധമായിരിക്കും, ധർമ്മത്തിന് യോജിക്കാത്തതായിരിക്കും. നിരവധി ഗുണങ്ങൾ ഉണ്ടെങ്കിലും ധർമ്മത്തിന് യോജിക്കാത്തതുകൊണ്ട് നമ്മളത് പ്രാപഞ്ചികമായ കാര്യങ്ങൾ, നമ്മളതിനെ ഉപേക്ഷിക്കുന്നു. അഹിംസാത്മകമായ യാഗം, അനേക ഗുണങ്ങളുണ്ട്, അനേക ഗുണങ്ങൾ അതിനുണ്ടെങ്കിൽ ഗുണമെന്താണ്, അത് സ്വർഗം വരെയുള്ള ഫലങ്ങളെ കൊടുക്കുന്നതാണ്, പക്ഷെ അത് ഹിംസാത്മകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ അഹിംസയ്ക്കെതിരായതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നു. അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് ഇവിടെ പറയുന്നു. എന്താണ് അനേക ഗുണവതോപി ധർമ്മവിരുദ്ധത്വം ദൃഷ്ടം, വ്യക്തികളിലും കാണാതെ അനേക ഗുണങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ധർമ്മവിരുദ്ധമായ ആചരണങ്ങൾ കാണും, വ്യക്തിദോഷമായി കാണും, അത് സ്വീകരിക്കാൻ പറ്റത്തില്ല, ആ ഭാവത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. ആത്മജ്ഞാനം ധർമ്മവിരോധി, അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ആത്മബോധം അത് ധർമ്മവിരോധിയല്ല, അത് ധർമ്മവിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ കഴിയത്തില്ല. കിന്തു ധർമ്മ്യം ധർമാധനഭേദം, ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാത്തത്, ഒരിക്കലും ഒരു ജീവനെ അധർമ്മത്തിലേക്ക് നയിക്കാത്തത് പറയുന്നു. ഇത്രയും ശ്രേഷ്ഠനായ ആള്, ഇത്രയും വലിയ ജ്ഞാനിയ ആള് ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് ചിലരെ കുറിച്ച് തോന്നും. ജ്ഞാനത്തിന്റെ കുഴപ്പമല്ല, ഞാൻ ഒരിക്കലും ഒരുവനെ അധർമ്മത്തിലേക്ക് നയിക്കുന്നില്ല, അധർമ്മിഷ്ഠനാകുന്നില്ല, അതയാളിരിക്കുന്ന പാപത്തിന്റെ ഫലമാണ്. പാപം കൊണ്ട് അയാൾ ചിലപ്പോൾ പാപകർമ്മത്തിൽ പ്രവർത്തിച്ചു എന്ന് വരാം, അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നും ജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നു. ധർമ്മയുക്തമാണിത്, ധർമാധനഭേദം, ഇത് ധർമ്മത്തിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാത്തതാണ്. യോമപി സ്യാദുസമ്പാദ്യം ഇത്യാഹ സുസുഖം കർത്തും ആണ് പറഞ്ഞത്, അത് അനായാസമായി അത് നേടാൻ കഴിയുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ധർമ്മ്യം സുസുഖം കർത്തുമമ്മയും, ഒരിക്കലും നശിക്കാത്തതുമാണ്. ഇത് അനായാസമായി യോഗ്യതയുള്ളവൻ അയത്നസിദ്ധമാണ്, അയത്ന ലളിതമാണ് ഇതിന്റെ മാർഗം. ഇതിനെ നിലനിർത്തുന്നതിന് പരിശ്രമം വേണ്ട, ധ്യാനിക്കേണ്ട, ജപിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, സമാധിയെ ശീലിക്കേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഇതിനെ സുസുഖം എന്ന് പറയുന്നത്. പലരും അങ്ങനെ ധരിക്കും, ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സമാധിയിലിരിക്കുന്ന ആളാണ്, പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുന്ന ആളാണ്, വീണ്ടും യത്നം തുടർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാനീ സർവയത്നശൂന്യനാണ്, ധാരണാധ്യാന സമാധികളെന്ന് പറയുന്ന എന്താണ്, സാധനയാണ്, യത്നമാണ്, അങ്ങനെ ഒരു യത്നത്തിലിരിക്കുന്ന ആളല്ല ഇവിടെ പറയുന്ന ഞാൻ, ഇവിടെ യത്നരഹിതനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാനിയാകാമല്ലോ, ആയിക്കോളൂ, വിരോധമില്ല, ആർക്ക് വേണോ ആകാം, അതായാൽ മതി. അതാകാതെ ആയെന്ന് ഭാവിച്ചാൽ അതും യത്നമായി തീരും. ഞാനി ആകാത്തവൻ ഞാനി ആയാൽ ആകാൻ പോയാൽ അത് വലിയൊരു യത്നമായി തീരും, അതും ഒരു പ്രയത്നമായി തീരും. ഇതങ്ങനെയല്ല, യത്നസിദ്ധമാണ്, യത്നം കൊണ്ട് സാധിക്കുന്നതല്ല, യത്നശൂന്യമായ നിലയാണ്. അതുകൊണ്ടാണ് ജ്ഞാനീയനും ധാരണാധ്യാന സമാധികൾ ഇല്ലാതിരിക്കുന്നത്. അത് വേണമെന്നില്ല. ഇനിയൊരു ജ്ഞാനി അങ്ങനെ ഇരുന്നാൽ അതിലൊട്ട് ദോഷവുമില്ല, അപ്പോഴും അവിടെ യത്നരഹിതനായി തന്നെ ഇരിക്കും, അത് കൂടിയേ തീരുമെന്നില്ല. അതൊന്നും മാനദണ്ഡങ്ങൾ നമ്മുടെ കയ്യിൽ ജ്ഞാനിമാരെ അളക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ചിലർ വച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, പൽപ്പൊടിയുടെ പരസ്യം പോലെ, അതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സമാധിയിലിരിക്കണം, മറ്റൊന്ന്. അതും അതിൻ്റെ ലക്ഷണമല്ല. മറ്റൊരു ചിലർ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചൊരു ബോധമില്ലാത്ത ആളായിരിക്കണം. ചിലർക്ക് വസ്ത്രം ധരിക്കാതിരുന്നാൽ ജ്ഞാനിയാവും, സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ജ്ഞാനിയാവും. ഇങ്ങനെ പല പല മാനദണ്ഡങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ജ്ഞാനിക്ക്, ജ്ഞാനത്തിന്. ഇതൊന്നും ഇവിടെ ആചാര്യസമ്മതമായിട്ടുള്ള കാര്യങ്ങളല്ല. നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിയുടെ ബുദ്ധിയുടെ തലങ്ങളാണ്, അതൊന്നും ജ്ഞാനിയുടെ തലമല്ല. ഇവിടെ പറയുന്നതാണ് സുസുഖം. നമ്മളൊന്ന് ജ്ഞാനി ആയാലോ, എങ്ങനെയിരിക്കും ഒന്ന് സങ്കല്പിച്ചോ. ജ്ഞാനിയായിക്കഴിഞ്ഞാൽ അത് വലിയ ഭാരമുള്ളതായിരിക്കും. ജ്ഞാനം നമുക്ക് വളരെ ഭാരമായിരിക്കും, തലവേദന ഉണ്ടാകും. ജ്ഞാനം ഇല്ലാത്തവൻ ജ്ഞാനിയായിക്കഴിഞ്ഞാൽ ജ്ഞാനം അവന് തലവേദനയുണ്ടാകും. പക്ഷെ ജ്ഞാനിക്ക് ജ്ഞാനം എന്ന് പറയുന്നത് സുസുഖം ഇവിടെ പറയുന്നത്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ആർക്കും കയറി ഞാനാവാൻ ഒക്കത്തില്ല. ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടൊരാൾ ജ്ഞാനിയാകത്തില്ല. എന്നുവെച്ചാൽ എന്താണ്, ജ്ഞാനമില്ലാതെ ജ്ഞാനം ഭാവിച്ചു കഴിഞ്ഞാൽ ആ ഭാവനയെ നിലനിർത്താൻ വേണ്ടി അയാൾക്ക് ഒത്തിരി പരിശ്രമം വേണ്ടി വരും, അത് തലവേദന ഉണ്ടാകും. അതുകൊണ്ടാണ് സാധകന്മാർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നത്. കാരണം അതാണ്, രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇദം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. അടുത്ത ശ്ലോകത്തിലും പറയുന്നത് വിദ്യയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ഏ പുനഃ, ഇനി എങ്ങനെയാണ്, അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മറ്റു സംസാരവത്മനി. അശ്രദ്ധാന ശ്രദ്ധാവിരഹിത ആത്മജ്ഞാനസ്യ ധർമ്മസ്യാസ്യ സ്വരൂപേ തദ്ഫലേ ച നാസ്തികാഃ പാപകാരിണഃ അസുരാണാം ഉപനിഷദം ദേഹമാത്ര ആത്മദർശനമേവ പ്രതിപന്നാഃ. അസുതൃപഃ പാപാഃ പുരുഷാഃ പരന്തപ അപ്രാപ്യ മാം പരമേശ്വരം മത്പ്രാപ്തൗ നൈവ ആശങ്കേതി. മത്പ്രാപ്തി മാർഗ സാധന ഭേദ ഭക്തി മാത്രമപി അപ്രാപ്യ ഇത്യർത്ഥ നിവർത്തന്തേ നിശ്ചയേന ആവർത്തന്തേ ക്വ മൃത്യുസംസാര പത്മനി മൃത്യുയുക്ത സംസാര മൃത്യുസംസാര തസ്യ പത്മ നരകതിരികാദി പ്രാപ്തി മാർഗ തസ്മിന്നേവ വർത്തന്തേ ഇത്യർത്ഥ. വീണ്ടും പറയുന്ന ശ്രദ്ധയെക്കുറിച്ചാണ്. കാരണം അതാണ് ഇവിടെ ജ്ഞാനത്തിന് അന്തരംഗമായിരിക്കുന്നത്, അടുത്തിരിക്കുന്നത്. അശ്രദ്ധധാനാഹ ശ്രദ്ധാവിരഹിത ശ്രദ്ധയില്ലാത്തവർ. പറഞ്ഞല്ലോ, ഉപദേശിക്കുന്നവനെ തന്നെ നിന്ദിക്കുന്നവർ, അഭ്യസൂയ അതുള്ളവൻ, ശ്രദ്ധാവിരഹിത ശ്രദ്ധാരഹിതന്മാര്. മുഖ്യമായും തന്റെ യുക്തിയും ബുദ്ധിയൊക്കെ അവലംബിക്കുന്നവൻ. ആത്മജ്ഞാനസ്യ ധർമ്മസ്യ ആത്മജ്ഞാനം എന്ന ഈ ധർമ്മം, അതൊരു ധർമ്മമാണ് പറയുന്നത്. ആത്മജ്ഞാനമാകുന്ന ഈ ധർമ്മത്തിന്റെ സ്വരൂപേ തദ്ഫലേച്ച, ധർമ്മത്തിന്റെ സ്വരൂപത്തിൽ അതിന്റെ ഫലത്ത്. ആത്മജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അവിടെ ഭ്രമമില്ല, സംശയമില്ല, അജ്ഞാനമില്ല. അജ്ഞാന സംശയ വിവരിയ രഹിതമാണ് അതിന്റെ സ്വരൂപം. അജ്ഞാന സംശയ വിപരിയ രഹിതമായ ജ്ഞാനം, അതാണ് ആത്മജ്ഞാനം. അതാണ് ആത്മജ്ഞാനത്തിന്റെ സ്വരൂപം, അതിന്റെ സ്വരൂപ ലക്ഷണം എന്ന് പറയും. അതിന്റെ ഫലം എന്താണ്? ആത്യന്തികമായ ദുഃഖം നിവൃത്തി, ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അത് പൂർണമായ മോചനമായിരിക്കണം, എന്നേക്കുമുള്ള മോചനമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആത്യന്തികം എന്ന് പറയുന്നു. അങ്ങനെ ആത്മജ്ഞാനത്തിന്റെ സ്വരൂപത്തിനും ഫലത്തിനും ശ്രദ്ധയില്ലാത്തവൻ, ഇത് നടക്കുമെന്ന് വിശ്വസിക്കാത്തവൻ, അതാണ് ശ്രദ്ധയില്ലാത്തവൻ. ഇത് ഇതുവരെ ആരിലും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്നു ശ്രദ്ധയില്ലാത്തവൻ. നാസ്തികാഹ, അവനെയാണ് നാസ്തികൻ എന്ന് പറയുന്നത്. അത്ര ശ്രദ്ധയില്ലാത്തവൻ. നമ്മൾ സാധാരണ പറയും നാസ്തികൻ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തവൻ നാസ്തികനും. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. ഇവിടെ ദൈവവിശ്വാസമുള്ളവനും നാസ്തികനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനും നാസ്തികനാണ്, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും നാസ്തികനാണ്. എന്തുകൊണ്ട്? അവന് ആത്മവിദ്യയിൽ ശ്രദ്ധയില്ലെങ്കിൽ, ആത്മജ്ഞാനത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ അവരെല്ലാം നാസ്തികരാണ്. കാരണം ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവരെല്ലാം, ഈശ്വരനെ ആരാധിക്കുന്നവർ വിശ്വസിക്കുന്നവരെല്ലാം ആത്മജ്ഞാനത്തിൽ ശ്രദ്ധയുള്ളവരല്ല. അതുകൊണ്ട് അവരെല്ലാം ഇവിടെ നാസ്തികരാണ്. അതുകൊണ്ട് മതത്തിനും മറ്റും ആളെ കൂട്ടുന്നതുപോലെ ഇതിനാളെ കൂട്ടാൻ ഒക്കത്തില്ല. ഉള്ളിൽ ആന്തരികമായി സ്ഫുരിക്കുന്ന ശ്രദ്ധ, അതുകൊണ്ടാണ് ഇവിടെ ആസ്തികനെയും നാസ്തികനെയും എഴുതിയിരിക്കുന്നത്. നാസ്തിക പാപകാരണ ഈ ആത്മ നിഷ്ഠയിൽ ശ്രദ്ധയില്ലാത്തവൻ, ബാക്കി എന്തെല്ലാം ചെയ്താലും അതെല്ലാം പാപകോടിയിലേ പെടുന്നുള്ളൂ. അതൊക്കെ സത്കർമ്മമല്ലേ എന്ന് ചോദിക്കും. സത്കർമ്മങ്ങൾ ഇവിടെ പാപം തന്നെ. എന്തുകൊണ്ട്? ഇവിടെ പുണ്യവും പാപം തന്നെ. ആത്മബോധത്തിന്റെ തലത്തിൽ നോക്കുമ്പോൾ അതിന് താഴെ വരുന്ന എല്ലാ സത്കർമ്മങ്ങളും പാപം തന്നെ. ഭാഷ്യകാരൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുണ്യവും പാപവും എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, പാപം മാത്രം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു ആത്മവിദ്യയ്ക്ക് താഴെയുള്ളതെല്ലാം പാപം തന്നെ. അസുരാണ അസുരന്മാർ, അസുക്കളിൽ രമിക്കുന്നവർ. എന്തുകൊണ്ടാണ് ആത്മവിദ്യയിൽ ശ്രദ്ധയില്ലാത്തത്. അഭയം ഭയദർശന, അഭയത്തിൽ ഭയം കാണും. അവർക്കിവിടെ പലതും വേണം. ആധ്യാത്മിക മാർഗത്തിലായാലും ശരി, ലൗകിക മാർഗത്തിലായാലും ശരി, അവർക്ക് പലതും കൂടെ ആവശ്യമുണ്ട്. ആശ്രമത്തിലായാലും ശരി, വീട്ടിലായാലും ശരി, പലതും ആവശ്യമുണ്ട്. ആത്മവിദ്യ കൂടാതെ, ആത്മബോധം കൂടാതെ പലതും അവർക്ക് ആവശ്യമുണ്ട്. വീട്ടിലാണെങ്കിലോ ഭാര്യയും ഭർത്താവും മക്കളും സ്വത്തും സ്ഥാനമാനങ്ങളും അതൊക്കെ വേണം. ആശ്രമത്തിലാണെങ്കിലും അതുപോലെ പലതും ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് വരുന്നു? എല്ലാ അസുരന്മാരാണ്, അസുക്കളെ രമിക്കുന്നവരാണ്. ആത്മബോധത്തെ വിസ്മരിച്ചിട്ട് ഭൗതികതയിൽ മുഴുകിപ്പോകുന്നവരെ കുറിച്ചായി പറയുന്നു. മായാമയമായിരിക്കുന്ന ഈ പ്രപഞ്ചകാര്യങ്ങളിൽ വലഞ്ഞു പോകുന്നവർ. അതിനാശ്രമമെന്നോ വീടെന്നുള്ള വ്യത്യാസമൊന്നും അവർക്കുമുണ്ട്. ഉപനിഷത്തും പറയുന്നു, അവർക്കും ഉപനിഷത്തുണ്ട്. ഈ ശ്രദ്ധയുള്ളവന് മാത്രമല്ല, ഇവിടെ പറയുന്ന അസുരന്മാർക്കും ഉണ്ട്, നാസ്തികന്മാർക്കും ഉണ്ട്. ഉപനിഷത്ത് പറയുന്നു, ഉപനിഷത്തം അവർക്കുമുണ്ട് ഉപനിഷത്ത്. അപ്പൊ നമ്മൾ ഉപനിഷത്തെന്ന് പറയുമ്പോൾ ധരിച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. പറയുന്നു അങ്ങനെയല്ല, ഇങ്ങനെയുള്ള അസുരന്മാർക്ക് ഉപനിഷത്തുണ്ട്. ദേഹമാത്ര ആത്മദർശനം, അവിടെ ഉപനിഷത്ത് ഇതാണ് ആത്മവിദ്യ. ഇവിടെ ആത്മബോധമില്ലാത്ത ആരുമില്ല, സർവർക്കും ആത്മബോധമുണ്ട്. പക്ഷേ അവരുടെ ആത്മബോധം ഉറച്ചിരിക്കുന്നത് ദേഹത്തിലാണ്. അതുകൊണ്ടാണ് അവർ സന്മാർഗത്തിൽ വന്നാലും വീണ്ടും ഇതിലെല്ലാം വലഞ്ഞു പോകുന്നു, ശ്രദ്ധയില്ലാതെ വരുന്നത്. ആത്മവിദ്യയിൽ ശ്രദ്ധയില്ല, സത്സംഗത്തിൽ ശ്രദ്ധയില്ല, ആധ്യാത്മിക സാധനങ്ങളിൽ ശ്രദ്ധയില്ല, അങ്ങനെ വന്നു പോകുന്നു. അവർക്ക് അത് അവരുടെ ഉപനിഷത്ത് എന്താണ്? ആ ദേഹമാത്ര ആത്മദർശനം. അവർ കരുതുന്നത് ഈ തന്നെ തന്നെ ആത്മാവായി കരുതുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്നു അതിന്. പക്ഷേ അവന്റെ അഹം ബ്രഹ്മം ചെന്ന് നിൽക്കുന്നത് ഒരിക്കലും അത് ഈ സ്ഥൂലമായ ദേഹത്തിന് അപ്പുറം പോകുന്നില്ല എന്നുകൂടി അവൻ അറിയുന്നില്ല. തന്നെയാണ് അവൻ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനപ്പുറം ഒരിക്കലും കടക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയില്ലാതെ ഉള്ള അസുരന്മാർ ദേഹമാത്ര ആത്മദർശനമേവ പ്രതിപന്ന, അതിനെ തന്നെ അവൻ ആശ്രയിച്ചിരിക്കുന്നു. എത്രയൊക്കെ ആത്മതത്വത്തെ കുറിച്ച് പറഞ്ഞാലും കേട്ടാലും അങ്ങനെയുള്ളവർ കൂടി അസുരന്മാരായി പോകും. വീണ്ടും അവന്റെ ബുദ്ധി വന്ന് നിൽക്കുന്നത് ഉറപ്പിക്കുന്നത് ഈ ശരീരത്തിലായിരിക്കും. അസുതൃപഹ, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ, ഇതിന്റെ വ്യാപാരങ്ങൾ ശ്രദ്ധിച്ച് ഇതിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അസുക്കളിൽ തൃപ്തി നേടുന്നവർ അസുതൃപന്മാർ. ആ രീതിയിലാണ് അവർക്ക് അസുരന്മാരെന്ന് പേരും വന്നു. അപ്പോൾ ഇത് മറ്റാരെങ്കിലും കുറിച്ച് പറയുന്നതാണ് ധരിച്ചുകളയരുത്. പാപാഹ പുരുഷാഹ പരന്തപ പറയുന്നത് സർവരെയും കുറിച്ച്, പുരുഷന്മാർ ജീവന്മാർ സർവരെയും കുറിച്ചുകൂടെ പറയുകയാണ്. എന്നെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് അർജുനൻ ധരിക്കരുത്. അതുകൊണ്ട് പറയുന്നു പുരുഷ, പുരുഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ വിധത്തിൽ സഹിക്കുന്നവരല്ല, ശരീരമാകുന്ന ഈ പഞ്ചരത്തിൽ ബന്ധിച്ചിരിക്കുന്നവരല്ല, ഈ പറയുന്ന വിശേഷണങ്ങൾക്ക് അർഹതയുള്ളവരാണ്. പരന്തപ അപ്രാപ്യമാം പരമേശ്വരം. അവരെല്ലാം എന്ത് ചെയ്യുന്നു? എന്നെ പ്രാപിക്കാതെ, എന്നുവെച്ചാൽ എന്നെ പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും മാം പരമേശ്വരം മത്പ്രാപ്തനെയും ആശങ്കേരി, അങ്ങനെ ഒരു സംശയമേ വേണ്ട. ഇവർ എന്തെങ്കിലും പോയി ഈശ്വരനെ പ്രാപിക്കും എന്നൊരു സംശയമേ വേണ്ട. മത്പ്രാപ്തി മാർഗ സാധന ഭേദ ഭക്തി മാത്രം അവി അപ്രാപ്യ മത്പ്രാപ്തി മാർഗ, എന്റെ പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ ഉള്ള ആ ഭക്തി പോകൽ, അതാണ് മത് പ്രാപ്തി മാർഗ സാധന ഭേദ ഭക്തി മാത്രമാണ്. ആ ഭക്തി കൂടി നേടാതെ അതും നഷ്ടപ്പെടുത്തുന്നവരായി, ഈശ്വര ഭക്തി കൂടി ഇല്ലാത്തവരായി, പിന്നെ എങ്ങനെ പറയും അപ്രാപ്യ? ഭക്തി എന്ന് പറയുന്നു കേവലം നമ്മുടെ ഒരു അഭിമാനം മാത്രമായി. നമ്മൾ തന്നെ പറയുന്ന എന്താണ്, ഇന്നാർക്ക് ഇന്നാർക്കൊക്കെ ഭക്തി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഉദ്ധവർക്ക് ഭക്തി ഉണ്ടായിരുന്നു, ഗോപികമാർക്ക് ഭക്തി ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റു പലരുടെയും ഭക്തിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ സ്വയം അതില്ല, ഇല്ലെങ്കിലും എന്തുകൊണ്ടില്ല? കാരണം നേരത്തെ പറഞ്ഞു, ദേഹം മാത്ര ആത്മദർശനം, ദേഹബോധമുള്ളവന് ഒരിക്കലും ഭക്തി ഉണ്ടാകത്തില്ല. ദേഹബോധമുള്ളവനുണ്ടാകുന്ന ഭക്തി എന്ന് പറയുന്നത് കേവലം വൈകാരികമായൊരു ഭാവം മാത്രം. ദേഹബോധമില്ലാത്തവന് ഭക്തി ഉണ്ടാകും. അപ്പൊ ഭക്തനാണോ എന്നറിയുന്നതിന് ആദ്യം ഒരു ചിന്തിക്കേണ്ടതാണ് തനിക്ക് എത്ര ദേഹബോധമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഭക്തി അതിനെയും കൂടെ ഇവിടെ ബന്ധിപ്പിച്ച് പറയുന്നത്. ദേഹബോധമുള്ളത് കൊണ്ട് തന്നെ ഒരുവന് ഭക്തിയില്ല. പിന്നെ ഈ പ്രകടിപ്പിക്കുന്ന ഭക്തിയോ അത് കേവലം വൈകാരികമായ ഭാവങ്ങൾ, അതൊന്നും ഭക്തിയല്ല പറയുന്നു. അതും പ്രാപിക്കാതെ എന്ത് ചെയ്യുന്നു? നിവർത്തന്തി നിശ്ചയന അവിടെ തന്തേ. നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ജനന മരണങ്ങളെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, അവിടെയും സാധനങ്ങളെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഇതെല്ലാം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെ ഇതൊക്കെ ചെയ്യുന്നത്? ഈശ്വരനല്ല മൃത്യു സംസാര പത്മനി, ഈ മൃത്യു സംസാരത്തിൽ ഏതൊരു മാർഗമാണോ വീണ്ടും വീണ്ടും മരണത്തിനും ജനനത്തിനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് മൃത്യു സംസാര പത്മ മാർഗം. മൃത്യുപ്രവിത്ത സംസാരോ മൃത്യു സംസാരോ തസ്യ പത്മ, ആ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മം കിട്ടി, അതുകൊണ്ട് തീർന്നുമില്ല. അടുത്തിരിക്കുന്ന എന്താണ്? നരക തിരികാതി പ്രാപ്തി മാർഗ, അടുത്ത് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ നരകമായിരിക്കും, ചിലപ്പോ തിരികായിരിക്കും. തിരിയക് എന്ന് വെച്ചാൽ നട്ടന് നിവർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ, അതിനാണ് തിരിയക് എന്ന് പറയുന്നത്. പിന്നെ ഭൂമിക്ക് സമാന്തരമായി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ, നാല് കാര്യം നടക്കേണ്ടി വരിക, അതായിരിക്കും. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ശരിക്കും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത് വരുന്ന അതായിരിക്കും. തിരികാതി പ്രാപ്തി മാർഗ തസ്മിന്നേവ വർത്തന്തെ, അവർ ഇതിൽ തന്നെ കഴിയും എന്നർത്ഥം. ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നതല്ല, പൊതുവെ എല്ലാ ജീവന്മാരെ കുറിച്ച് പറയുന്നു. അതാണ് പുരുഷ എന്നുള്ള ശബ്ദം ഉപയോഗിച്ച്. എല്ലാ ജീവന്മാരും ആർക്കാണോ ദേഹബോധമുള്ളത്, ആ ദേഹബോധമുള്ള എല്ലാവർക്കും ഇത് സംഭവിക്കും. ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദുർലഭമായ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും അവൻ ഈ നരകതിരി മാർഗങ്ങളിലേക്ക് പോകും എന്നാണ്. അപ്പൊ നരകം എന്ന് പറയുന്ന ഒന്നുമുണ്ട്, ചെല് പറയും തിരിയക്കാണ് നരകം. ഇവിടെ മനുഷ്യജന്മം അല്ലാത്ത ജന്മങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൽ കഷ്ടപ്പെടുക, ഇതാണ് നരകം എന്ന് പറയും. പക്ഷെ അതിന്റെ നരകം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു സ്ഥലം തന്നെയുണ്ട്, നരകതിരിയുകാതി. അതുകൊണ്ടാണ് പ്രത്യേക എടുത്ത് പറഞ്ഞത്. ഭാഷകാരനും അവൻ അംഗീകരിക്കുന്നുണ്ട്, അത് പോയി കാണേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. പരന്തപാലയോ അർജുന, അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തെ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതായ ധർമ്മം, ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ധർമ്മം ആണ് ഇതമസ്തു സന്നികഷ്ടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അസ്യ, ഈ ധർമ്മത്തിൽ അശ്രദ്ധധാനാഹ പുരുഷാഹ, ശ്രദ്ധയില്ലാത്തവരായ ജീവന്മാർ, മാം അപ്രാപ്യ, എന്നെ പ്രാപിക്കാതെ, മൃത്യുസംസാര പത്മനി, മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് സഞ്ചരിക്കുന്ന ഈ മാർഗത്തിൽ നിവർത്തന്തെ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തെ. മൃത്യുസംസാര പത്മനി, ശിഷ്യ